ഗുരുപരമ്പരയെ ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 13 ശ്ലോകം 22. പുരുഷ പ്രകൃതിസ്ഥോഹി ഭൂതെ പ്രകൃതിജാൻ ഗുണാം കാരണം ഗുണസംഗോസ്യ സദസ യോനിജന്മസോ. യത്പുരുഷസ്യ സുഖദുഃഖാനാം ഭോക്തൃത്വം സംസാരിത്വം ഇത്യുക്തം തസ്യ തത് കിന്നിമിത്തം. കഴിഞ്ഞ ശ്ലോകത്തിന്റെ അവസാനം ഇതാണ് പറഞ്ഞു നിർത്തിയത്. പുരുഷൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു, അതാണ് ആ പുരുഷന്റെ സംസാരിത്വം. ഭോക്തൃത്വം, ഭോക്തൃത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസാരിത്വം എന്ന് പറയുന്നത് അതാണ് സുഖദുഃഖ അനുഭവമാണെന്ന് പറഞ്ഞു. തസ്യത്ത് ആ പുരുഷൻ അത് സംഭവിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? കിം നിമിത്തം ഇത്യുച്യതെ. അതിന് സമാധാനം പറയുന്നു, പുരുഷ ഇതി പുരുഷോഭോക്ത പ്രകൃതിസ്ഥ പ്രകൃത അവിദ്യാലക്ഷണായാം കാര്യകരണരൂപേണ പരിണതായാം സ്ഥിത പ്രകൃതിസ്ഥ. പുരുഷൻ പ്രകൃതിസ്ഥനാണ് എന്ന് പറയുന്നു. പ്രകൃതിസ്ഥ പുരുഷ, പുരുഷൻ സ്വസ്ഥനല്ല എന്നർത്ഥം. സ്വസ്ഥനെന്ന് വെച്ചാൽ സ്വസ്മിൻ സ്ഥിത, തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവനാണ് സ്വസ്ഥൻ എന്ന് പറയുന്നത്. ആ സ്ഥിതിയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നു. പുരുഷൻ അങ്ങനെയല്ല, പുരുഷൻ ഭോക്താവായിരിക്കുന്നു. അവനെവിടെ സ്ഥിതി ചെയ്യുന്നു? പ്രകൃതി സ്ഥിതി ചെയ്യുന്നു. പ്രകൃതി എങ്ങനെയുള്ളതാണ്? പ്രകൃത അവിദ്യാലക്ഷണായ, അവിദ്യയാണ് അതിൻ്റെ സ്വരൂപം, ലക്ഷണം, സ്വരൂപം. അത് അവിദ്യ എങ്ങനെ കാര്യകരണരൂപേണ പരിണതായാം, കാര്യകരണരൂപത്തിൽ അത് പരിണമിച്ചിരിക്കുന്നു. കാര്യം ശരീരം, കർണങ്ങൾ, ഇന്ദ്രിയങ്ങളും മറ്റും, അത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അങ്ങനെ പരിണമിച്ചിരിക്കുന്ന പ്രകൃതിയിൽ അവൻ സ്ഥിതി ചെയ്യുന്നു, അതാണ് പ്രകൃതിസ്ഥ എന്ന് പറയുന്നത്. അത് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു, പ്രകൃതിയും ആത്മത്വനഗത പ്രകൃതിയും ആത്മത്വനഗത. പ്രകൃതിയെ താനാണെന്ന് ധരിച്ചിരിക്കുന്നു. ആ പ്രകൃതിയെ താനാണെന്ന് ധരിക്കുക, അല്ലെങ്കിൽ പ്രകൃതി തൻ്റേതാണെന്ന് ധരിക്കുക. ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്, അല്ലെങ്കിൽ ഞാനെന്നുള്ള അഭിമാനം പ്രകൃതിയിൽ, തൻ്റെ ബുദ്ധിയിൽ അഭിമാനിക്കുന്നു ഞാനാണ്, തൻ്റെ മനസ്സിൽ അഭിമാനിക്കുന്നു ഞാനാണ്. ഇതാണ് പ്രകൃതിയെ താനായി ധരിക്കുക, ആത്മത്വനഗത എന്ന് പറഞ്ഞത്. ഹി യസ്മാത് തസ്മാത് ഭുങ്ക്തെ ഉപലഭതെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭുങ്ക്തെ പ്രകൃതിജാൻ ഗുണ. ആ പ്രകൃതിയോട് താതാന്യപ്പെട്ടതെന്ന് അർത്ഥം. പ്രകൃതിയിൽ അഭിമാനിച്ചുകൊണ്ട് പുരുഷൻ ആ പ്രകൃതിയുടെ ഗുണങ്ങളെ അനുഭവിക്കുന്നു, സുഖദുഃഖമോഹരൂപത്തിൽ അനുഭവിക്കുന്നു. പ്രകൃതിജാൻ പ്രകൃതിതഹ ജാതാൻ സുഖദുഃഖമോഹാകാര അഭിവ്യക്താൻ ഗുണാൻ. പ്രകൃതിയിൽ നിന്നുണ്ടായതും സുഖം, ദുഃഖം, മോഹം, ഇങ്ങനെ പ്രകടമായ ഗുണങ്ങളെ, തന്നിൽ തന്നെ പ്രകടമാകുന്ന ആ ഗുണങ്ങളെ പുരുഷൻ ആദ്യം പ്രകൃതിയോട് താതാത്മ്യപ്പെടുന്നു. അപ്പോൾ തന്നെ തന്നെ ഗുണങ്ങൾ പ്രകടമാകുന്നു, സുഖദുഃഖമോഹരൂപത്തിലാണ്. അതിൽ അഭിമാനിക്കുന്നു സുഖി, ദുഃഖി, മൂഢ, പണ്ഡിതോ ഇത്യേവ. അഭിമാനം ഏത് തരത്തിലായാലും ശരി, അത് അവൻ പ്രകൃതിയോട് താതാത്മ്യപ്പെട്ടിട്ടാണ്. നല്ല അഭിമാനമായാലും ചീത്ത അഭിമാനമായാലും, ചിലപ്പോൾ സുഖി എന്ന് അഭിമാനിക്കുന്നു ആ ജീവൻ, ചിലപ്പോൾ ദുഃഖി എന്ന് അഭിമാനിക്കുന്നു, ചിലപ്പോൾ മൂഢനാണ് എന്നഭിമാനിക്കുന്നു, ചിലപ്പോൾ പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്നു. എല്ലാ അനുഭവങ്ങളും അഭിമാനമാണ് ജീവന്റെ. ഇത് ആ പ്രകൃതിയോട് താതാത്മ്യപ്പെട്ടിട്ടാണ്. പുരുഷനോട് സ്വതന്ത്രനല്ല. സത്യാമ്യ അവിദ്യായം സുഖ ദുഃഖ മോഹേഷു ഗുണേഷു ഭുജ്യമാനേഷിക സംഘ ആത്മഭാവ സംസാരസ്യ സപ്രധാനം കാരണം യസ്യ പുരുഷസ്യ ജന്മനഃ കാരണം ഗുണസങ്കോസ്യ സദസത് യോനി ജന്മസു. അത് വ്യാഖ്യാനിക്കണം. അവന്റെ ജന്മത്തിന് കാരണം ഗുണസംഗമാണ്. ഗുണങ്ങളോടുള്ള താതാത്മ്യമാണ്, പ്രകൃതിയോടുള്ള താതാത്മ്യമാണ്. സത്യാമപ്പി അവിദ്യായാം, ഈ അവിദ്യ ഇങ്ങനെ നിലനിൽക്കുന്നു. സുഖദുഃഖമോഹേഷു ഗുണേഷു ഭുജ്യമാനേഷു, അവൻ ഈ സുഖദുഃഖമോഹരൂപത്തിലുള്ള ഗുണങ്ങളെ അനുഭവിക്കുന്നു. അതിനോട് വരുന്ന സംഘം കാരണം ഗുണസംഗ, അതിന് വ്യാഖ്യാനിക്കുന്നു. ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മഭാവം. അതിനോട് ആത്മഭാവം വരുന്നു, അതിനോട് താതാത്മ്യപ്പെടുക, അതാണ് ആത്മഭാവം. താതാത്മ്യപ്പെടുന്നതാണ് മുമ്പ് കാണിച്ചത്, സുഖി ദുഃഖി എന്നിങ്ങനെ താതാത്മ്യപ്പെടുന്നു. പ്രകൃതി നിർഗുണനായ പുരുഷനെ കീഴ്പ്പെടുത്തി കളയും, ആണ് താതാത്മ്യം. സംസാരസ്യ സപ്രധാനം കാരണം വീസ്യ, അതാണ് അവന്റെ സംസാരത്തിന് കാരണമായിരിക്കുന്നത്. പുരുഷസ്ഥി ജന്മന, അത് ഇവിടെ സംസാരം ജന്മം അതിന് കാരണമായിരിക്കുന്നു. സ യഥാ കാമോ ഭവതി തത് ക്രതുർഭവതി എന്ന് ബൃഹദാരണ്യത്തിൽ പറയുന്നു. അവന്റെ കാമങ്ങൾ എങ്ങനെയാണോ നാതരത്തിലുള്ള കർമ്മത്തോടുകൂടിയായിത്തീരുന്നു. ക്രതു കർമ്മം, അവന്റെ കാമത്തിനനുസരിച്ച് അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു, അവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവൻ പ്രവർത്തിച്ച് പോകുന്നു എന്നർത്ഥം. ഇച്ഛയും പ്രവൃത്തി, ആ പ്രവൃത്തിയെല്ലാം നിയന്ത്രിക്കുന്നത് എന്താണ്? അവന്റെ ഈ പ്രകൃതിയോടുള്ള താതാത്മ്യമാണ്. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്, കാരണം ഹേതുഹു ഗുണസംഗോ ഗുണേഷു സംഗോ അസ്യ പുരുഷസ്യ ഭുക്തുഹു. ആ പുരുഷന്റെ ഭുക്താവായിരിക്കുന്ന പുരുഷന്റെ ഈ ജന്മത്തിന് കാരണം, അനേക ജന്മങ്ങൾക്ക് കാരണം ഗുണസംഗമാണ്. ഇതാണ് സാഖ്യന്മാരുടെ പ്രധാനമായ സിദ്ധാന്തം. അവരുടെ സിദ്ധാന്തത്തിന്റെ രത്ന ചുരുക്കം ഇതാണ്, ഗുണസംഗം പുരുഷന്റെ സംസാരത്തിന് കാരണം. അതെങ്ങനെ? സദസത് യോനി ജന്മസു സച്ച അസച്ച സദസതി തയോഹോ യോനേഹ സദസത് യോനേഹ താസു സദസത് യോനിഷു. സത്തും അസത്തും അതിന്റെ കാരണങ്ങൾ, അതാണ് സദസത് യോനികൾ, അതിൽ വരുന്ന ജന്മം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നു, രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കും. സദസത് യോനി ജന്മാനി തേഷു സദസത് യോനി ജന്മസു വിഷയഭൂതേഷു. അവിടെ ജന്മങ്ങൾ വിഷയമാണ്, അതിന് കാരണം എന്താണ്? ജീവന്റെ വിഷയമാണെന്ന് വെച്ചാൽ ജീവൻ സത്തും അസത്തുമായ ജന്മകാരണങ്ങളിലൂടെ കടന്നുപോയി സത്തും അസത്തുമായ ജന്മങ്ങളെ സ്വീകരിക്കുന്നു. ജന്മം എന്ന് വെച്ചാൽ ശരീരത്തെ സ്വീകരിക്കുന്നു. ശരീര സ്വീകരണമാണ് ജന്മം, അസത്തും അസത്തുമാകാം. അങ്ങനെ വ്യാഖ്യാനിക്കാമല്ലെങ്കിൽ സദസത് യോനേഹ താസു സദസത് യോനിഷു ജന്മാണ്. സത് അസത് രൂപത്തിലുള്ള ജന്മം, ജന്മകാരണങ്ങൾ അവിടെ ജന്മം നേടുന്നു. സദസത് യോനി ജന്മാനി രണ്ടും തൃപ്തി വ്യാഖ്യാനിച്ചതിനും അർത്ഥം ഒന്ന് തന്നെ. തേഷു സദസത് യോനി ജന്മസു വിഷയഭൂതേഷു നിമിത്തം കാരണം ഗുണസംഗ. അതിന് കാരണമായിരിക്കുന്ന എന്താണ്? സത് അസത് ജന്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഗുണസംഗമാണ്. അഥവാ സദസത് യോനി ജന്മസു അസ്യ സംസാരസ്യ കാരണം ഗുണസംഗ. ഈ സംസാരം ജനന മരണ ഗതി സത്തും അസത്തുമായിട്ടുള്ള ശരീരങ്ങളിൽ അതിന് കാരണം എന്താണ്? ഗുണസംഗമാണ്. സദസത് യോനി ജന്മസു അസ്യ സംസാരസ്യ കാരണം. ഈ സംസാരനോട് അവിടെ ചേർക്കണം, സംസാര പദം അധ്യാഹാരി സംസാരപദം കൂടെ അവിടെ കൂട്ടിച്ചേർക്കണം. അതിൻ്റെ എല്ലാം താല്പര്യം ഒന്ന് തന്നെ, സത്തും അസത്തുമായിട്ടുള്ള ജന്മങ്ങളിൽ അല്ലെങ്കിൽ ആ ജന്മങ്ങളെ പ്രാപിക്കുന്നതിന് അല്ലെങ്കിൽ സംസാരത്തിന് കാരണമായിരിക്കുന്ന അവന്റെ ഗുണസംഗമാണ്. സദസത്യോന് ജന്മസു അസ്യ സംസാരസ്യ കാരണം ഇത്യർത്ഥ. എന്താണ് സദ്യോനി അസദ്യോനി എന്ന് പറയുന്നത്? സദ്യോനിഹ ദേവാദിയോനിഹ, അതാണ് സദ്യോനികൾ. അസദ്യോനിഹ പശ്വാദിയോനിഹ, പശ്വാദി ശരീരങ്ങളാണ്. അസദ്യോനികൾ ദേവാദി ശരീരങ്ങളാണ് സദ്യോനികൾ, അതിൽ ജനിക്കുക. സാമർത്ഥ്യാ സദസദ്യോനിയോ മനുഷ്യയോനിയോ അപി അവിരുദ്ധ ദ്രഷ്ടവ്യ. സദസദ്യോനി എന്ന് പറയുന്നതുകൊണ്ട് മനുഷ്യ ശരീരത്തെ എടുത്തോളണം. മനുഷ്യശരീരം, ദേവശരീരം, മൃഗശരീരം, ഇതിനെയാണ് ഇവിടെ സദസദ്യോനികളെന്ന് പറയുന്നത്. മനുഷ്യശരീരം രണ്ടും കൂടി ചേർന്ന് വരുന്നു. മനുഷ്യശരീരത്തെ സത്തെന്നും അസത്തെന്നും പറയാം. ദേവശരീരം സദ്യോനികൾ മാത്രമാണ്, സത്ശരീരങ്ങളാണ്. മൃഗാദികളാണെങ്കിലോ അസത്താണ്. അവിടെ വിവേകം ലേശവും പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യനാണെങ്കിലോ വിവേകമുള്ളതുകൊണ്ട് വിവേകമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അത് സദസത്താണ്, നന്മയും തിന്മയും നിറഞ്ഞതുകൊണ്ട്. നന്മയുടെ ആധിക്യമുള്ളത് ദേവശരീരം, മൂഢത അത് അധികമായിരിക്കുന്നത് മൃഗശരീരം. അതുകൊണ്ട് അസത്. നന്മയും തിന്മയും കൂടിച്ചേർന്നത് മനുഷ്യശരീരം, ഇതിൽ ജനിക്കുന്നു. സദസത് ശരീരധാരണത്തിന് ഈ പുരുഷന്റെ ഗുണസംഗം കാരണമാണെന്ന് പറയുമ്പോൾ ഇവിടെയും പുനർജന്മത്തെക്കുറിച്ച് പറയുകയാണ്. ഭാഷകാരനും അതിനെ അംഗീകരിക്കുന്നു. ഏതുക്തം ഭവതി പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. പ്രകൃതി ഹി തത്വാഖ്യ അവിദ്യ ഗുണേഷിച്ച സംഗ കാമ സംസാരസ്യ കാരണം. പ്രകൃതി എന്ന് പറയുന്നത് അവിദ്യ, ആ പ്രകൃതിയുടെ ഗുണങ്ങളുള്ള സംഗം, കാമം, അതാണ് സംസാരത്തിന് കാരണം. തച്ച പരിവർജനായി ഉച്ചതേ അതെന്തിനും ഇവിടെ വിശദീകരിക്കുന്നു. ജന്മത്തെക്കുറിച്ചും ഗുണസംഗത്തെക്കുറിച്ചും എല്ലാം ഇവിടെ വിശദീകരിക്കുന്നതിനെ അറിഞ്ഞൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അസുജ നിവൃത്തി കാരണം ജ്ഞാനവൈരാഗ്യ സന്യാസേ ഗീതാശാസ്ത്രേ പ്രസിദ്ധം. ഇനി തന്റെ സിദ്ധാന്തത്തെ, തന്റെ സമ്പ്രദായത്തെ, ഓരോ ഭാഷകാരന്മാരും അവരവരുടെ സമ്പ്രദായത്തെ ഗീതയിൽ ഉറപ്പിക്കും. അതിലൂടെ പറയുന്നു, അസുജ നിവൃത്തി കാരണം, ഈ സംസാര നിവൃത്തിക്ക് കാരണം എന്താണ് ഗീതയിൽ പറയുന്നത്? ജ്ഞാനവൈരാഗ്യ, ജ്ഞാനവും വൈരാഗ്യവും. അതെങ്ങനെ? സന്യാസി, സന്യാസത്തോടുകൂടി ചേർന്നു. സന്യാസത്തോടു കൂടിയ ജ്ഞാനവൈരാഗ്യങ്ങൾ, അതാണ് സന്യാസം എന്ന് പറയുമ്പോൾ. ആചാര്യസ്വാമികളുടെ അഭിപ്രായം അനുസരിച്ച് കർമ്മത്യാഗം, മനസ്സുകൊണ്ട് തിരിച്ചാൽ പോരാ, അല്ലാതെ തന്നെ തിരിക്കുന്നു, അതാണ്. അങ്ങനെയുള്ള സന്യാസത്തോടു കൂടിയ ജ്ഞാനവൈരാഗ്യങ്ങൾ, അതാണ് നിവൃത്തിക്ക് കാരണം, സംസാര നിവൃത്തിക്ക് കാരണം എന്നുള്ളത് ഗീതാശാസ്ത്രയെ പ്രസിദ്ധം. ഈ ഗീതാശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ്. തച്ചജ്ഞാനം പുരസ്താദ് വന്യസ്തം ക്ഷേത്രക്ഷേത്രജ്ഞ വിഷയം. ആ ക്ഷേത്രക്ഷേത്രജ്ഞന്മാരെ കുറിച്ച് പറഞ്ഞ തത്വങ്ങളാണ് ജ്ഞാനം. അന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, അജ്ഞാത്വ അമൃതം അശ്വതേ. ഇതിനെ അറിഞ്ഞവൻ അമൃതത്വത്തെ, മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഉക്തഞ്ച അന്യ അപോഹേന അതദ്ധർമ്മ അധ്യാരോപീണ. അവിടെ അമൃതത്വത്തെ, മോക്ഷത്തെ വ്യക്തമായി പറഞ്ഞു. എങ്ങനെ? രണ്ടു തരത്തിൽ. അന്യ അപോഹേന, ആത്മഭിന്നമായ സർവത്തെയും നിരസിച്ചുകൊണ്ട്, നിരസിച്ചാലും അത് കാണുന്നുണ്ടെങ്കിൽ, അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് തദ്ധർമ്മ അധ്യാരോപീണ, അത് പരമാർത്ഥത്തിൽ ഇല്ലാത്തതും എന്നാൽ ഉണ്ടെന്ന് അനുഭവപ്പെടുന്നതുമാണെന്ന്, അതദ്ധർമ്മങ്ങളെ, ആത്മഭിന്നങ്ങളായ ധർമ്മങ്ങളെ അധ്യാരോപം കൊണ്ടും അതിനെ ആരോപിച്ചുകൊണ്ടും ഇക്കാര്യം വിശദീകരിച്ചുവെന്ന് അദ്വൈത സമ്പ്രദായം അനുസരിച്ച് പറയുന്നു. അദ്വൈത സമ്പ്രദായം അനുസരിച്ച് എന്താണ്? ആത്മഭിന്നമായ അനാത്മവസ്തുക്കൾ, അതിനെ രണ്ടു തരത്തിലാണ്. ഒന്ന്, അതിൻ്റെ അപോഹന നിഷേധം, അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നാൽ അനുഭവത്തിലുണ്ട് എന്ന് നിഷേധിച്ചുകൊണ്ടും, നിഷേധിച്ചാലും വീണ്ടും അനുഭവപ്പെടുന്നത് കൊണ്ട് എന്താണ്? അത് പരമാർത്ഥ സത്യമില്ലാത്തതാണ്. ബ്രഹ്മസത്യം, ബ്രഹ്മത്തിൻ്റെ സത്യം അതിൽ ഇല്ലാത്തതാണ് എന്നിങ്ങനെ അത് അധ്യാരോപമായി വർണ്ണിച്ചുകൊണ്ടും, ഈ രണ്ടു തരത്തിലുമാണ് ഗീതാശാസ്ത്രത്തിൽ അമൃതത്വത്തിനുള്ള മാർഗത്തെ ഉപദേശിക്കുന്നത്. അതാണ് ക്ഷേത്രക്ഷേത്രജ്ഞ വിജ്ഞാനം. അതിന് സന്യാസത്തോടു കൂടിയ ജ്ഞാനവൈരാഗ്യങ്ങളാണ് കാരണം എന്നിങ്ങനെ ഇവിടെ പ്രസ്താവിച്ചു എന്നാണ്. പുരുഷ പുരുഷൻ പ്രകൃതിസ്ഥ പ്രകൃതിയോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് പ്രകൃതിജാൻ ഗുണാൻ ഭുങ്ക്തേ ഹി അക്കാരണത്താൽ ആ താതാത്മ്യം കൊണ്ട് പ്രകൃതിജാൻ ഗുണാൻ പ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്നതായ പരിണമിക്കുന്നതായ ഗുണങ്ങളെ സുഖദുഃഖ മോഹാദി രൂപത്തിലുള്ള ഗുണങ്ങളെ ഭുങ്ക്തേ അനുഭവിക്കുന്നു. അസ്യ ആ പുരുഷന്റെ സംസാരസ്യ സംസാരത്തിന് കാരണം ഗുണസംഗഹ ഈ ഗുണങ്ങളോടുള്ള താതാത്മ്യമാണ്. അതുകൊണ്ട് സദ് അസത് യോനി ജന്മസു സത് അസത് ശരീരങ്ങളോടുകൂടിയ ജന്മങ്ങളെ അവൻ സ്വീകരിക്കുന്നു. പുരുഷ പ്രകൃതി സ്തോഹി ഭുങ്ക്തി പ്രകൃതി ജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസു. ഇവിടെ സാംഖ്യ തത്വമനുസരിച്ച് സംസാരം എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഗുണതാതാത്മ്യമാണ് ജീവന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഗുണകാര്യങ്ങളായ മോഹാദികളോടുള്ള താതാത്മ്യമാണ്, അതാണ് സംസാരം. ആ സംസാരം അനേക ജന്മങ്ങളാണ്, ദൈവ മനുഷ്യാദി ശരീരങ്ങളെ അതുകൊണ്ട് പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം അടുത്ത് പറയുന്നത് സാംഖ്യമതം അനുസരിച്ചിട്ടല്ല. അവിടെ ആ സാംഖ്യ സിദ്ധാന്തം തന്നെ മഹാഭാരതത്തിലേക്ക് വന്നപ്പോൾ വന്ന വ്യത്യാസം അതനുസരിച്ചാണ് അടുത്ത് പറയുന്നത്. ഉപദ്രഷ്ടാനുമന്താച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻസ്മിൻ പുരുഷഹാരഃ. തസ്യൈവ പുനഃ സാക്ഷാത് നിർദ്ദേശ ക്രിയതേ. ആ പുരുഷനെ ഇവിടെ സാക്ഷാതായിട്ട് നിങ്ങൾ പ്രത്യക്ഷമായി വ്യക്തമായി നിർദ്ദേശിക്കുന്നു. ഈ സാംഖ്യശാസ്ത്രത്തിൽ പുരുഷനെ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതവിടെ പൂർണ്ണമായും വ്യക്തമല്ല. ഇവിടെ അങ്ങനെയല്ല, അത് കൂടുതൽ വ്യക്തമായി നിർദ്ദേശിക്കുന്നു. എങ്ങനെയാണ്? ഉപദ്രഷ്ട സമീപസ്ഥഹസ്തൻ ദൃഷ്ട സ്വയം അവ്യാപൃത യഥാർത്ഥി യജമാനേഷു യജ്ഞകർമ്മം വ്യാപൃതേഷു തടസ്ഥോ അന്യോ അവ്യാപൃതോ യജ്ഞവിദ്യാകുശല വൃത്തി യജമാനം വ്യാപാര ഗുണദോഷ അമീക്ഷിത. സാധാരണ ഉപദ്രഷ്ട സാക്ഷി എന്ന് പറയുന്ന രീതിയിലാണ്. സമീപസ്ഥഹൻ അതാണ് ഉപദ്രഷ്ടാവെന്ന് പറയുന്നത്. എന്താ ഉപദിഷ്ടാവെന്ന് പറയുന്ന പദം ഇവിടെ ഗീതാകാരം പ്രത്യേകിച്ച് ഉപയോഗിച്ചതല്ല, അത് യജ്ഞപ്രകടനത്തിലും ആ ഒരു ശബ്ദം പ്രയോഗിക്കാറുണ്ട്. എങ്ങനെ? ഒരു വലിയ ഒരു യജ്ഞം നടക്കുമ്പോൾ അവിടെ വൃത്തികൾ അവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നു. ആ യജ്ഞം ചെയ്യിക്കുന്നവനായ യജമാനന് വേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നു, കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ നടക്കുന്ന യജ്ഞങ്ങൾ നിയമമനുസരിച്ചാണോ നടക്കുന്നത്, ഈ വ്യാപാരങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരാളെ നിയോഗിക്കുന്നു, അയാളുടെ പേരാണ് ഉപദിഷ്ടാവ്. അയാളൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, അയാളുടെ ജോലി നിരീക്ഷണം മാത്രമാണ്. പക്ഷെ അയാൾ യജമാനം ചെയ്യുന്ന കർമ്മങ്ങളും വൃത്തികൾ ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാം അറിയുന്നവനായിരിക്കും. യജ്ഞവിദ്യ കുശല എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്വയം അവ്യാപൃത ആ യജ്ഞത്തെ പരിശോധിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നയാൾ ഉപദ്രഷ്ടാവ് ഒരു പ്രവൃത്തിയും ചെയ്യാതെ മാറിയിരിക്കുന്നു. യഥാ ഋത്തിക് യജമാനേഷു യജ്ഞകർമ്മം വ്യാപൃതേഷു ഋത്തിക്കുകളും യജമാനന്മാരും യജ്ഞങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തടസ്ഥ അല്ലെങ്കിൽ സാക്ഷിയായി അന്യോ മറ്റൊരുവൻ അവ്യാപൃത ഒരു പ്രവൃത്തിയും ചെയ്യാതെ യജ്ഞവിദ്യാകുശലനായി യജ്ഞവിദ്യയെ പൂർണ്ണമായി അറിയുന്നവനായി കീർത്തി യജമാന വ്യാപാര ഗുണദോഷാണാമീക്ഷിത. കീർത്തികളുടെയും യജമാനന്മാരുടെയും പ്രവൃത്തിയുടെ ദോഷങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ പ്രത്യേകം അവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഇതിന് ദോഷങ്ങളൊന്നും വരാൻ പാടില്ല, എന്തൊക്കെ ഗുണങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി, തെറ്റുകൾ വന്നാൽ തിരുത്താൻ വേണ്ടി ഒരാളെ അവിടെ നിർത്തിയിരിക്കുന്നു. അയാളാണ് ഉപദിഷ്ടാവ്. അതുപോലെ തദ്വച്ച കാര്യകരണ വ്യാപാരേഷു അവ്യാപൃത. ഈ കാര്യകരണ വ്യാപാരങ്ങൾ, കാര്യം ശരീരം, കർണം ഇന്ദ്രിയങ്ങളും മറ്റും, അതിന്റെ പ്രവൃത്തികളിൽ ഏർപ്പെടാതെ അന്യഹ അന്യനായി നിൽക്കുന്ന പുരുഷൻ തദ്വിലക്ഷണ, അതിൽ നിന്നെല്ലാം ഭിന്നനായി നിർഗുണനായി. തേഷാം കാര്യകരണാനാം സംവ്യാപാരാണാം സാമീപ്യേന ദൃഷ്ടബുദ്ധിഷ്ട. അതിനിങ്ങനെ പറയാം, എങ്ങനെ ഈ ഇന്ദ്രിയങ്ങളും ശരീരവും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ സമീപത്തിലിരിക്കുന്നവനാണ് പുരുഷൻ. അതിന്റെ സമീപത്തിലിരിക്കുന്നുണ്ടെന്ന് പറയുന്നു ഉപദിഷ്ഠ എന്ന് പറയുന്നു, വ്യാപാരങ്ങളുടെ സാമീപ്യം കൊണ്ട് അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ടെന്ന് പറയാം. അപ്പൊ ആ പുരുഷന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം സ്വയം പ്രവർത്തിക്കുകയാണ്. അതിന് സംഖ്യന്മാരുടെ സിദ്ധാന്തം ഇതിൽ യാതൊരു കർത്തൃത്വമില്ല, കർത്തൃത്വം മുഴുവൻ പ്രകൃതിയിലാണ്. അതുകൊണ്ടാണ് സാമീപ്യേന ദൃഷ്ടാവ് ഉപദിഷ്ട, സാമീപ്യം കൊണ്ട് ആണ് അവന് ദൃഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പോ ദൃഷ്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, അപ്പോൾ അതിനെല്ലാം നോക്കിയിരിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമില്ലേ? അപ്പോൾ പിന്നെ എങ്ങനെ ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും? പുരുഷനിലും അപ്പോൾ ഒരു കർമ്മം ഒന്നും എന്താണ്? പുരുഷനെല്ലാത്തിനെയും നോക്കിക്കാണുന്നു യജ്ഞത്തിലെ ഉപദിഷ്ടാവിനെ പോലെ. ഗുണദോഷ വിചാരം ചെയ്യുന്നു, അതൊരു കർമ്മമല്ലേ എന്നെല്ലാം ചോദിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ അതൊന്നുമില്ല, ഇവിടെ കേവലം സാമീപ്യം മാത്രം. സ്വയം ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. സാമീപ്യം കൊണ്ടെന്ന് പറഞ്ഞു അയാൾ ഉപദിഷ്ടാവ് എന്ന് പറഞ്ഞു, എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അഥവാ ദേഹ ചക്ഷുറും മനോ ബുദ്ധ്യാത്മനോ ദുഷ്ടാര തേഷാം ബാഹ്യോ ദ്രഷ്ട ദേഹ തത ആരഭ്യ അന്തരതമസ പ്രത്യക് സമീപ ആത്മാ ദുഷ്ട യഥ പരു അന്തരതമോ നാസ്യ ദുഷ്ട സോ അതിശയ സാമീപ്യേന ദുഷ്ടത്വ ഉപദിഷ്ടാസ്യ. അത് വേറെ തരത്തിലും വ്യാഖ്യാനിക്കാം, ഉപദിഷ്ടാവ്. കാരണം ദൃഷ്ടാവെന്ന് പറയാതെ ഉപ എന്ന് പറയുന്ന ഒരു ശബ്ദം കൂടി അവിടെ ഉപയോഗിച്ചു. എന്തിനാ ഉപ എന്നുള്ള പറയുന്ന ശബ്ദത്തെ അവിടെ ഉപയോഗിച്ചു? അതുകൊണ്ട് എന്തെങ്കിലും വിശേഷാർത്ഥം ഉദ്ദേശിച്ചിരിക്കുന്നു. അത് ഭാഷകാരൻ ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. ദൃഷ്ടാവെന്ന് പറയുന്നത് കൊണ്ട് ദേഹ ചക്ഷു മന ബുദ്ധ്യാത്മനോ ദുഷ്ടാര. ദേഹവും ഒരു ദുഷ്ടാവാണ്. ദേഹത്തെ ദുഷ്ടാവെന്ന് വിളിക്കുന്നതുകൊണ്ട് ദോഷമില്ല. എന്തുകൊണ്ട്? ദേഹത്തെ സ്പർശിക്കുമ്പോൾ ദേഹം അറിയുന്നു, ശീതോഷ്ണങ്ങളെ അറിയുന്നു. അപ്പോൾ ദേഹവും ദുഷ്ടാവാണ്. അറിയുന്നവനാണ് ദുഷ്ടാവ്, ദേഹം അറിയുന്നത്. ദേഹത്തിന്റെ സ്പർശനത്തെ ദേഹം അറിയുന്നു, ദേഹത്തിലൂടെയാണല്ലോ അറിവ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ദേഹം ദുഷ്ടാവാണ്. ചക്ഷു കണ്ണ് കാണുന്നുണ്ട്, കണ്ണിനെ ദുഷ്ടാവെന്ന് വിളിക്കാം, കണ്ണാണ് കാണുന്നത്. മനസ്സ് അതറിയുന്നുണ്ട്, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു അറിയുന്നു. അതിന് സൂക്ഷ്മമായ ബുദ്ധി അറിയുന്നു. ഇതെല്ലാം എന്താണ്? ദൃഷ്ടാര. ഇതിനെല്ലാം ദൃഷ്ടാവെന്ന് വിളിക്കാം, തെറ്റില്ല. കാരണം ഇതെല്ലാം അറിയുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ സാധാരണ പറയുന്നത് ഇതിലൂടെ ഇതിന്റെ പിന്നിലിരിക്കുന്ന ജീവൻ അറിയുന്നു എന്നാണ്. അത് കുറച്ചുകൂടി സൂക്ഷ്മമായി പറയുന്നതാണ്. പക്ഷെ ബാഹ്യമായി സ്ഥൂലമായി പറഞ്ഞു കഴിഞ്ഞാലോ ഇത് ഓരോന്നും അറിയുന്നുണ്ട്. ദേഹവും കണ്ണും മനസ്സും ബുദ്ധിയും എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം ദൃഷ്ടാക്കളെന്ന് വിളിക്കുന്ന ഒരു ദോഷമില്ല. ഇവയുടെ കൂട്ടത്തിൽ ദേഷം ബാഹ്യോ ദൃഷ്ടാ ദേഹം, അത് ഏറ്റവും ബാഹ്യമായിരുന്നു കൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കുന്നതാണ് ആ ഒരു ദേഹം. അതുകൊണ്ട് ദേഹത്തിന് ബാഹ്യദൃഷ്ടാവെന്ന് വിളിക്കാം. കാരണം ദേഹം അറിവിന് കാരണമായിരിക്കുന്നു, ദേഹത്തിലൂടെ അറിയുന്നു. അതുകൊണ്ട് ദേഹം ബാഹ്യദൃഷ്ടാവാണ്. തഥ ആരഭ്യ അന്തരതമസ പ്രത്യേക സമീപ ആത്മാദൃഷ്ട യഥ പരോ അന്തരതമോ നാസ്യദൃഷ്ട. ഇനി അതിന്റെ പിന്നിലേക്ക് നോക്കുക. അതിന്റെ പിന്നിലുണ്ട് ചക്ഷു, അദ്ദേഹത്തിന് പിന്നിലാണ്. അതിനും പിന്നിലിരിക്കുന്നു മനസ്സ്, അതിനും സൂക്ഷ്മമായിരിക്കുന്നു ബുദ്ധി, ആ ബുദ്ധിയുടെയും ദുഷ്ടാവായിരിക്കുന്നവനാണ് ഉപദുഷ്ടാവ്. അതാണ് തഥാ ആരഭ്യ അന്തരതമ. ഇപ്പൊ പ്രത്യക് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം അന്തരതമമായിട്ടുള്ളത്, ഏറ്റവും ആന്തരികമായിരിക്കുന്നത്. സമീപ ആത്മാ ദുഷ്ട, പ്രത്യേകിച്ച് സമീപം എന്നുള്ള അർത്ഥം പറയാം. ഇതിനെല്ലാം സമീപമായിരിക്കുന്നത്, എന്നാൽ ഇതിൽ നിന്നെല്ലാം ആന്തരികമായിരിക്കുന്നു. അതൊക്കെ പ്രത്യേക ശബ്ദത്തിന്റെ അർത്ഥമാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് അറിയുന്നവൻ, അതാണ് ഉപദിഷ്ടാവ്. യഥ പരു അന്തരതമോ നാസി, അതിനും ആന്തരികമായി വേറെ ദുഷ്ടാവില്ല. ശരീരത്തെ ദുഷ്ടാവെന്ന് വിളിക്കാം, ഇന്ദ്രിയങ്ങളെ വിളിക്കാം, മനസ്സിനെ വിളിക്കാം, ബുദ്ധിയെ വിളിക്കാം, പക്ഷെ അതിനും അപ്പുറം ഇനി മറ്റൊരുവൻ ഇല്ലാതെ ഇരിക്കുന്ന ദുഷ്ടാവ്, അതാണ് ഉപദിഷ്ടാവ്. ഉപശബ്ദത്തിന് സമീപം എന്നർത്ഥമുണ്ട്, അർത്ഥത്തെ എടുത്തുകൊണ്ട് പറയുകയാണ്. സോ അതിശയ സാമീപ്യേന ദുഷ്ടത്വാ ഉപദിഷ്ടാസ്യ, അവനെന്താണ് അങ്ങേറ്റം ഇരിക്കുന്നവൻ, എല്ലാത്തിനും സമീപത്തിലിരുന്നു കൊണ്ട് അറിയുന്നവൻ. യജ്ഞ ഉപദിഷ്ടവദ്വാ സർവവിഷയീകരണാത് ഉപദിഷ്ട, യജ്ഞത്തിൽ ഒരു ഉപദിഷ്ടാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ എന്തുകൊണ്ട് ഉപദിഷ്ടാവെന്ന് പറയുന്നു? അയാൾ സർവത്തെയും അറിയുന്നു, ഋത്വികന്റെ കർമ്മത്തെയും യജമാനന്റെ കർമ്മത്തെയും സർവം അറിയുന്നു. അതുപോലെ സർവത്തെയും അറിയുന്നവൻ, ശരീരത്തിനറിയാൻ കഴിയാത്തതിനെ അറിയുന്നു, ഇന്ദ്രിയങ്ങൾക്കറിയാൻ കഴിയാത്തതിനെ അറിയുന്നു, മനസ്സിനും ബുദ്ധിക്കും അറിയാൻ കഴിയാത്തതിനെ അറിയുന്നു, സർവത്തെയും അറിയുന്നു. അതുകൊണ്ട് ഉപദിഷ്ടാവെന്ന് പറയാം. ഉപദിഷ്ടാവിനെ ഇത്രയും ദീർഘമായി വ്യാഖ്യാനിച്ചു. അപ്പൊ ചുരുക്കത്തിൽ എന്താണ്? സർവത്തെയും അറിയുന്നവൻ അവനാണ് ഉപദിഷ്ടാവ്. അപ്പൊ സർവത്തെ അറിയാൻ ഈ കർണങ്ങൾക്കൊന്നും സാധ്യമല്ല. അനുമന്താച അനുമോദനം അനുമനനം കുർവസു തത്ക്രിയാസു പരിതോഷ തത്കർത്ത അനുമന്ത അനുമന്ത അനുമോദനം അനുമനനം കുർവസു, അനുമനനം ചെയ്യുക, നിരന്തരം മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന അറിവിന്റെ പ്രക്രിയ, അതാണ് അനുമനനം. മനസ്സിലൊരിക്കലും അറിവിന് വിരാമമില്ല. മനസ്സെപ്പോ ഉണർന്നിരിക്കുന്നോ നിരന്തരം അവിടെ അറിവിന്റെ പ്രവാഹം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അനുമനനം. അത് ചെയ്തുകൊണ്ടിരിക്കെ തത്ക്രിയാസു പരിതോഷ തത്കർത്ത അനുമന്ത, ഈ അനുമനനത്തിലൂടെ ഈ പ്രവൃത്തിയിലൂടെ, ഈ പ്രവൃത്തി ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? അത് ഈ അനുമന്താവിനെയാണ്, തത്കർത്താവിന്. കാരണം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ആരുടെയെങ്കിലും ഗുണത്തിന് വേണ്ടിയായിരിക്കും. ആ പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ലാഭം ഇച്ഛിക്കുന്നുണ്ടാവും. നിരന്തരം ഈ മനസ്സിൽ നടക്കുന്ന ഈ മനനം, ഈ അറിവിന്റെ പ്രവാഹം, ഇതാരെയാണത് തോഷിപ്പിക്കുന്നത്? അതിന്റെ പരിതോഷാവ് അതാണ് അനുമന്ത. അഥവാ അല്ലെങ്കിൽ വേറെ തരത്തിലും വ്യാഖ്യാനിക്കുക, അനുമന്ത കാര്യകരണ പ്രവൃത്തിഷു സ്വയം അപ്രവൃത്തോപി പ്രവൃത്തൈവ തത് അനുകൂലോ വിഭാവ്യതേ തേനാനുമന്ത. ഈ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രവർത്തിക്കാതെ, ഇടപെടാതെ, എന്നാൽ പ്രവൃത്തൈവ അനുഭവത്തിൽ അങ്ങനെ തോന്നുന്നു ഞാൻ പ്രവർത്തിക്കുന്നു. വാസ്തവത്തിൽ ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങൾ താൻ പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കുന്നില്ലെങ്കിലും സ്വയം അപ്രവൃത്തോ വിപ്രവൃത്തൈവ, പ്രവർത്തിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു ഞാൻ പ്രവർത്തിക്കുന്നു. തദ്നുകൂലോ വിഭാവ്യത, താൻ ഈ പ്രവർത്തിക്കുന്നത് താൻ സ്വയം പ്രവർത്തിക്കുന്നു, ഈ പ്രവൃത്തിയെല്ലാം തനിക്ക് വേണ്ടിയിട്ടാണ്, ഈ പ്രവൃത്തിയുടെ ഫലം ഞാൻ അനുഭവിക്കുന്നു, സുഖദുഃഖങ്ങൾ എന്നിങ്ങനെ. തദ്നുകൂലോ വിഭാവ്യത, താൻ പ്രവൃത്തിക്ക് അനുകൂലനാണ് സ്വയം കരുതിപ്പോകുന്നു, അതാണ് അവിദ്യ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ തനിക്ക് നിർഗുണനായിരിക്കുന്ന ഈ പുരുഷന് ഈ പ്രവൃത്തിയിൽ നിന്ന് യാതൊരു ആനുകൂല്യവും വേണ്ട, പക്ഷെ ഇതെല്ലാം തനിക്ക് വേണ്ടിയാണ്, അതാണ് അനുകൂലത എന്ന് സങ്കല്പിച്ചു പോകുന്നു. അതുകൊണ്ട് ഈ പുരുഷനെ അനുമന്താവെന്ന് വിളിക്കാം. അഥവാ പ്രവൃത്താൻ സ്വവ്യാപാരേഷു തത്സാക്ഷിഭൂത കഥാചിത വിന നിവാരേതീത്യനുമന്ത. അഥവാ പ്രവൃത്താൻ പ്രവർത്തിക്കുന്നവ, ഇതെല്ലാം പ്രവർത്തിക്കുന്നു. ശരീര ഇന്ദ്രിയാദികളെല്ലാം പ്രവർത്തിക്കുന്നു. സ്വവ്യാപാരേഷു അതാതിന്റെ പ്രവൃത്തിയിൽ പ്രവർത്തിക്കുന്നു. ശരീരം ശരീരധർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ അതാത് ധർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. പക്ഷേ തസ്സാക്ഷിഭൂത അതിന് സാക്ഷിയായിരിക്കുന്നവൻ കദാചിത വിന നിവാരയതി ഇത്യനുമന്ത, ഒരിക്കലും അവയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല. അവയെല്ലാം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. അതിന് പ്രവർത്തിക്കുന്നതിനുള്ള ശക്തി പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ സാക്ഷിഭൂതനായും ഇരിക്കുന്നു. ഈ സാക്ഷിഭൂതനായിരിക്കുന്ന ആളന് ഇതിനെ ഇതിൽ നിന്നെല്ലാം പിൻവലിച്ചുകൂടെ അത് കഴിയുന്നില്ല. ഇന്ദ്രിയങ്ങളുടെയും ശരീരങ്ങളുടെയും പ്രവൃത്തിയിൽ നേരിട്ടിടപെടുന്നില്ലെങ്കിലും അതിന് കേവലം സാക്ഷിയായിരുന്നിട്ടും ഇതിനെയൊന്നും പിൻവലിക്കാൻ കഴിയുന്നില്ല. ആ പ്രവൃത്തിയിൽ നിന്ന് ഇവയെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. എന്നാൽ അതേസമയം അതിന് ശക്തനായ തരത്തിൽ സാക്ഷിയായിട്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ സാക്ഷിഭൂതനായിരിക്കുന്ന ഈ പുരുഷനും ഈ പ്രവൃത്തിയും പ്രവൃത്തിക്കുള്ള കർണങ്ങളുമായിട്ട് ഒരു ആവിദ്യക സംബന്ധമൊന്നുമില്ല. നിർവചിക്കാൻ കഴിയാത്ത ഒരു ബന്ധം ഉള്ളതുകൊണ്ട് സാക്ഷിയായിരുന്നിട്ട് കൂടി ഈ പ്രവൃത്തിയിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അനുമന്താവെന്ന് പറയാം. അനുമന്താവെന്ന് പറയുന്നതിന് പല അർത്ഥം പറയുകയാണ്. അതുപോലെ ഭർത്ത ഭരണം നാമ ദേഹേന്ദ്രിയ മനോബുദ്ധീനാം സംഹതാനാം ചൈതന്യാത്മ പാരാർത്ഥേന നിമിത്തഭൂതേന ചൈതന്യാഭാസാനാം സ്വരൂപധാരണം തൈതന്യാത്മകൃതമേവേദി ഭർത്ത ആത്മേത്തിച്ചതി. ആത്മാവിനൂടെ ഭർത്ത എന്ന് പറയുന്നു ഭരിക്കുന്നവനെന്നർത്ഥം. എന്താണ് ഇവിടുത്തെ ഭരണമെന്ന് പറയുന്നത്? ഭരണം നാമ ദേഹേന്ദ്രിയ മനോബുദ്ധീനാം സംഹതാനാം. ദേഹേന്ദ്രിയ മനോബുദ്ധികളുടെ ഒരു സംഘാതമാണെന്ന് വെച്ചാൽ ഒരുമിച്ച് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അതിന് സംഘാതമെന്ന് പറയുന്നു. ഒരുമിച്ചിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ഇവ പ്രവർത്തിക്കുന്നത് പരസ്പര സഹകരണത്തോടുകൂടിയാണ്, ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നവ. ചൈതന്യാത്മ പാരാർത്ഥേന, ഇതെല്ലാം എന്താണ്? ഉള്ളിലിരിക്കുന്ന കേവല ചേതനായ ആ പുരുഷന് വേണ്ടിയാണ്. ഇവ ഒന്നും തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. പുരുഷന്റെ ഭോഗത്തിനു വേണ്ടി, സ്വദുഃഖാനുഭവത്തിന് വേണ്ടി ഇവ പ്രവർത്തിക്കുന്നു. കണ്ണ് വാസ്തവത്തിൽ കാണുന്നില്ല, പിന്നെയോ കണ്ണിലൂടെ പുരുഷൻ കാണുന്നു. ചെവി അതിന് കേൾക്കാൻ പറ്റുന്നില്ല, ചെവി കേവലം ഒരു ഉപകരണം മാത്രം. ചെവിയിലൂടെ എന്ത് ചെയ്യുന്നു? പുരുഷൻ കേൾക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ്? പാരാർത്ഥ്യങ്ങളാണ്. അന്യനു വേണ്ടി പ്രവർത്തിക്കുന്നവയാണ് ഇവ. ഈ പ്രവൃത്തി കൊണ്ട് ഇവയ്ക്ക് യാതൊരു ലാഭവുമില്ല. ഇപ്പോൾ ചൈതന്യാത്മാവായിരിക്കുന്ന പുരുഷന് വേണ്ടി പ്രവർത്തിക്കുന്നവയാണ് ഇവയെല്ലാം. നിമിത്തഭൂതേന, ഇവയെല്ലാം കേവല നിമിത്തങ്ങൾ മാത്രം. ഇതൊന്നും ഭോക്താക്കളല്ല, പുരുഷനാണ് ഭോക്താവ്. ഇത് കേവലം പുരുഷന്റെ ഭോക്തൃത്വത്തിനുള്ള നിമിത്തമാണ്. ചൈതന്യാഭാസാനാം, പക്ഷെ അനുഭവത്തിലോ ഈ പുരുഷന് തന്നെ അനുഭവപ്പെടുന്ന എങ്ങനെ? ഇതെല്ലാം ചേതനങ്ങളാണെന്ന് അനുഭവപ്പെടുന്നു. എങ്ങനെ? ഇന്ദ്രിയങ്ങൾ ചേതനങ്ങളാണ്, ശരീരം ചൈതന്യവത്താണ് എന്നിങ്ങനെ അനുഭവപ്പെടുന്നു പുരുഷന്. വാസ്തവത്തിൽ അത് പ്രകൃതിയുടെ പരിണാമമാണ്, അതുകൊണ്ട് അത് ജഡമാണ്. പക്ഷേ അതിനെ ചൈതന്യവത്തായി അനുഭവിക്കുന്നു. വാസ്തവത്തിൽ ഇല്ലാതിരിക്കെ ചൈതന്യത്തിന്റെ അനുഭവം അവിടെ ഉള്ളതുകൊണ്ട് അതിനെ പറയുന്നു ചൈതന്യ ആഭാസം. ആഭാസം എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ ഇല്ലാത്തതും ഉള്ളതുപോലെ അനുഭവപ്പെടുന്നു. ആണ് ചൈതന്യാഭാസങ്ങളാണ്. ഇതിൽ ചൈതന്യത്തെ അനുഭവിക്കുന്നു. എങ്ങനെ? കണ്ണ് കാണുന്നു എന്ന് ധരിക്കുന്നു, അതിന് ചൈതന്യാഭാസം കണ്ണിലുള്ള. വാസ്തവത്തിൽ കണ്ണ് കാണുന്നില്ല, കണ്ണിന് കാണാനുള്ള കഴിവില്ല. പക്ഷെ അനുഭവം എന്താണ്? കണ്ണ് കാണുന്നു എന്ന് പറയുന്നു, ചെവി കേൾക്കുന്നു, ശരീരം അതിന്റെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? കണ്ണിലും ചെവിയിലും ശരീരത്തിലുമെല്ലാം ചൈതന്യത്തെ ആരോപിച്ചിട്ട് അതിനുള്ള ചൈതന്യാഭാസത്തെ വേർതിരിച്ചറിയാതെ ഇതെല്ലാം അതതിന്റെ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് ധരിക്കുന്നു. ഒരിക്കലും കണ്ണിന് കാണാൻ ശേഷിയില്ല. പരമാർത്ഥത്തിൽ പുരുഷനും കാണുന്നില്ല, പക്ഷേ കൂടിച്ചേരുന്നു. സ്വയം കാണാൻ കഴിവില്ലാത്ത കണ്ണ് വാസ്തവത്തിൽ ഒരു കാഴ്ചയുമില്ലാത്ത പുരുഷനോട് കൂടിച്ചേരുന്നു. കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? സാക്ഷിയായിരിക്കുന്ന പുരുഷൻ കാണുന്നവനാണ് എന്നനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ചൈതന്യാഭാസമാണ്. ചൈതന്യം ഇതിലൊന്നിനുമില്ല, പരമാർത്ഥത്തിനില്ല, പക്ഷെ അനുഭവപ്പെടുന്നു. അനുഭവപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് നിഷേധിക്കാനും പറ്റുന്നില്ല. ചൈതന്യത്തിന്റെ അനുഭവം ശരീരത്തിനും ഇന്ദ്രിയങ്ങളിലുമെല്ലാം ആ പുരുഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുരുഷന് ഇതിനെ ജഡമെന്ന് വിളിക്കാൻ പറ്റത്തില്ല. എന്നാൽ പരമാർത്ഥത്തിൽ അവിടെ അതുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അത് പ്രകൃതിയുടെ പരിണാമമാണ്. അതിനത് വരാൻ വഴിയില്ല. പുരുഷന്റെ സാമീപ്യത്തിൽ അതിലേക്ക് ആഭാസിച്ചതാണ്, പ്രസരിച്ചതാണ്. അതുകൊണ്ട് പറയുന്നത് ചൈതന്യാഭാസാണ്. ഈ സ്വരൂപധാരണം അതിനെല്ലാം അങ്ങനെ നിലനിർത്തുക, നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ, കർണങ്ങളെ ചൈതന്യവത്തായി നിലനിർത്തുക. കണ്ണിനീ ചെവിയെല്ലാം കാണുന്നവനായും കേൾക്കുന്നവനായും നിലനിർത്തുക, അതാണ് സ്വരൂപധാരണം. അതിന്റെ സ്വരൂപത്തെ നിലനിർത്തുക. കാണുക എന്ന് പറയുന്നത് കണ്ണിന്റെ സ്വരൂപം, കേൾക്കുക എന്ന് പറയുന്നത് ചെവിയുടെ സ്വരൂപം. ഈ സ്വരൂപങ്ങളെ നിലനിർത്തുക, അതിനെ കാണുന്നവനായും കേൾക്കുന്നവനായും ഒക്കെ നിലനിർത്തുക. ഇതാരാ ഇങ്ങനെ നിലനിർത്തുന്ന? തത് ചൈതന്യ ആത്മകൃതമേവ. അത് പുരുഷനാണത് ചെയ്യുന്നത്. പുരുഷൻ പ്രത്യേകിച്ചൊന്നും പ്രവർത്തിക്കാതെ തന്നെ പുരുഷന്റെ സാന്നിധ്യത്തിൽ പുരുഷന്റെ ചൈതന്യാഭാസം കൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ സാഖ്യന്മാർ പറയുന്നത്, സാഖ്യന്മാർ കൃത്യമായി രണ്ടായി പറയുകയാണ്, ഒന്ന് പുരുഷൻ, മറ്റൊന്ന് പ്രകൃതി. പുരുഷൻ ചൈതന്യസ്വരൂപൻ, നിർഗുണൻ, അതേസമയം ചൈതന്യസ്വരൂപൻ, പ്രകൃതി ജഡയാണ്. പുരുഷന്റെ ആ ചൈതന്യം പ്രകൃതിയിൽ ഇല്ല. കൃത്യമായി അതിനെ രണ്ടായിട്ട് വേർതിരിക്കുന്നു. പക്ഷെ അങ്ങനെ കൃത്യമായി വേർതിരിക്കാൻ പറ്റുമോ? കാരണം ഇതിനെ എപ്പോഴും ചൈതന്യവത്തായിട്ടാണ് അനുഭവിക്കുന്നത് പുരുഷൻ തന്നെ. എന്നാൽ ഈ ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. ശരീരേന്ദ്രിയാദികളിൽ ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് ജഡശരീരത്തിൽ കാണുന്നത്. ജഡശരീരത്തിലവിടെ ചൈതന്യ ആഭാസമില്ല. അതുകൊണ്ട് ഈ ജഡം ചൈതന്യം ഇങ്ങനൊരു ഭേദമില്ലെന്ന് പറയാനും വയ്യ. ജഡവും ചൈതന്യവും തമ്മിലൊരു ഭേദം ഇല്ലാതിരുന്നുവെങ്കിൽ ജഡശരീരത്തിനും ചൈതന്യം കണ്ടെന്ന് അപ്പം അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഇത് രണ്ടും ഒന്നാണെന്ന് പറയാനും നിവർത്തിയില്ല. എന്നാൽ ശരീരം ചൈതന്യവത്തായി ഇരിക്കുന്നുണ്ട്, ജീവശരീരം. അതുകൊണ്ടെന്ത് വരുന്നു? ആ പുരുഷ സാന്നിധ്യം ജഡമായ ശരീരത്തിന് ചൈതന്യാഭാസത്തെ കൊടുക്കുന്നു എന്ന് പറയുന്നു. എപ്പോഴാണോ ആ പുരുഷ സാന്നിധ്യം ആ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത്, വീണ്ടും അതിന് ചൈതന്യവത്ത് എന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ സംഖ്യന്മാർ പ്രകൃതിയെയും പുരുഷനെയും കൃത്യമായി രണ്ടായി തിരിക്കുന്നത്, രണ്ടും ഒന്നാണെന്ന് അവർ പറയാത്തത്. ഇത് തെറ്റിദ്ധരിച്ചിട്ട് ആൾക്കാർ രണ്ടിനുണ്ടാണ്. ഈ ചൈതന്യം ചൈതന്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ധരിക്കരുത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഊർജം എന്നുള്ള അർത്ഥം കൊടുക്കരുത്, ശക്തി എന്നുള്ള അർത്ഥം കൊടുക്കരുത്. ചൈതന്യം എന്ന് പറഞ്ഞാൽ ബോധം, അറിവ് എന്നുള്ള അർത്ഥമാണ്. പദാർത്ഥവും ഊർജവും അത് രണ്ടും ഒന്ന് തന്നെ, അത് അവസ്ഥാഭേദം മാത്രമാണ്. അതല്ല ചൈതന്യവും ജഡവും എന്ന് പറയുന്നു. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാതെ ആൾക്കാർ ഒരുപോലെ പറയും. അതായത് പദാർത്ഥവും ഊർജവും അതെന്താണ്? അതൊന്നു തന്നെ. സയൻസിലും അതാണ് പഠിക്കുന്നത്. അവസ്ഥാഭേദം മാത്രമാണത്, ഒന്ന് മറ്റൊന്നായി ഇരിക്കുന്നു. പക്ഷെ ചൈതന്യവും ജഡവും അതുപോലെയല്ല. ചൈതന്യവും ജഡവും എന്താണോ, അത് രണ്ടു തന്നെയാണ്. അതിനൊന്നാകാൻ പറ്റത്തില്ല. നമ്മൾ ഒന്നാക്കിയാലോ, ഒന്നാക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ശരീരത്തിനും ചൈതന്യം വരണം, എന്നാലും നമുക്ക് ഇതിനെ രണ്ടിനും കൂടെ ഒന്നാക്കാൻ പറ്റൂ. അത് നമുക്ക് പറ്റുന്നില്ലല്ലോ. ഇവിടുത്തെ ശരീരം മൃതം തന്നെ, ജഡൻ തന്നെ. അപ്പൊ ഈ വ്യത്യാസത്തെ വ്യക്തമായി ധരിച്ചിട്ടാണ് സാംഖ്യൻ പറയുന്നത് എന്ത്, ഇത് രണ്ടാണ്, പ്രകൃതി വേറെ പുരുഷൻ വേറെ. പറയും അങ്ങനെ ജഡശരീരം എന്നെങ്ങനെ പറയാൻ പറ്റും? ശരീരത്തിന് ചൈതന്യം കാണുന്നുണ്ടല്ലോ. ആ ശരീരത്തിന് ചൈതന്യം കാണുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തെ എന്താണ് പറയുന്നത്? ഇവിടെ ചൈതന്യാഭാസം എന്ന് പറയും. ശരീരത്തിൽ ചൈതന്യം അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്നില്ല. അതനുഭവപ്പെടാം, പക്ഷെ അത് ശരീരത്തിൻ്റെതല്ല, പുരുഷൻ്റെതാണ്. പുരുഷൻ്റെ ചൈതന്യാഭാസമാണ്. ഈ ചൈതന്യം പരിണമിക്കുന്നതല്ല പ്രകൃതി. ഇത് വളരെ മുമ്പ് തന്നെ സാംഖ്യന്മാർ മനസ്സിലാക്കിയ ഒരു തത്വമാണ്. അതായത് നമ്മുടെ പലരും ധരിച്ചിരിക്കുന്നത് ഈ പുരുഷന്റെ ചൈതന്യം തന്നെ പരിണമിക്കുന്നതാണ് ഊർജം, പ്രകൃതി എന്നൊക്കെയാണ്. പുരുഷന്റെ ചൈതന്യം അപരിണാമിയാണ്, സാംഖ്യന്മാരുടെ മുഖ്യമായൊരു സിദ്ധാന്തമാണ്. അത് ആ പരിണാമിയാണ്, അതിന് പരിണാമം സംഭവിക്കുന്നില്ല. അത് പരിണമിച്ചിട്ട് അതിന് എനർജിയോ ഊർജമോ ഒന്നും ആകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അദ്വൈതികളും ചിത്ത്, ജഡം എന്നിങ്ങനെ വേർതിരിക്കുന്നത്. ഊർജത്തിന് പരിണമിച്ചെന്ത് ഭാവത്തെയും പ്രാപിക്കാം, അതതിന്റെ സൂക്ഷ്മത്തിലേക്ക് സ്ഥൂല ഭാവങ്ങളിലേക്ക് പ്രാപിക്കും. ഊർജത്തിൽ അതെല്ലാം സംഭവിക്കും. പക്ഷെ ഇവിടെ പറയുന്ന പുരുഷനെ എന്താണ് പറയുന്നത്? ആ പരിണാമി. ആ ചൈതന്യം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു തരത്തിലുള്ള പരിണാമത്തിനും വിധേയമാകാത്തതാണ്. അതുകൊണ്ടാണ് അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യൻ പറഞ്ഞത് എന്താണ്? തമപ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹു. അത് അത്യന്ത വിരുദ്ധമായ സ്വഭാവത്തോടുകൂടിയ രണ്ടാണ്, തമസ്സും വെളിച്ചവും പോലെ എന്ന് പറഞ്ഞ അതാണ്. അതാണ് ഇവിടെയും പറയുന്നത് എന്താണ്? അത് ആ പുരുഷന്റെ സ്വരൂപത്തിൽ പുരുഷന് ഒരു തരത്തിലും പരിണാമങ്ങൾ സംഭവിക്കത്തില്ല എന്നാണ്. ജഡത്തിൽ എന്ത് പരിണാമങ്ങൾ സംഭവിക്കാം? ആ ചൈതന്യം എന്ന് പറയുന്നത് എങ്ങനെ പറയുന്നു? അഗ്നിയിലെ ഉഷ്ണം പോലെ ഇരിക്കുന്നു പുരുഷന്, അഗ്നിഷ്ണം പോലെ. അഗ്നിയിലെ ഉഷ്ണം എന്ന് പറയുന്നത് അതിന് അഗ്നിയിൽ നിന്നും വീടിരിക്കാൻ പറ്റത്തില്ല. ഇതാണ് സാംഖ്യന്മാരുടെ സിദ്ധാന്തം. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സാംഖ്യന്റെ സിദ്ധാന്തമാണ്, ഈ പറയുന്ന ആളിന്റെ സിദ്ധാന്തമല്ല. അപ്പൊ ആ തത്വം ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് സാംഖ്യ സിദ്ധാന്തമാണ്. നാരായണൻ വന്നിട്ട് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും ചോദിക്കരുത്. സാംഖ്യന്മാർ അത് കൃത്യമായി പറയുന്നു. എന്താണ്? ചൈതന്യം വേറെ, ജഡം വേറെ, ഊർജം വേറെ, ചൈതന്യം വേറെ. അതാണ് അവരുടെ സിദ്ധാന്തം. വിഭക്ത വിഭാവ്യന്തേ ഭോക്ത ആത്മാ ഉച്യതേ. അഗ്നിവിഷ്ണവ നിത്യ ചൈതന്യസ്വരൂപേണ ബുദ്ധേ സുഖ ദുഃഖ മോഹാത്മക പ്രത്യാഹ. ഈ ഒരു തലത്തിലേക്ക് വരുമ്പോൾ ശങ്കരാചാര്യർക്ക് പോലും ഈ സാംഖ്യന്മാരെ മറികടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഭാഗത്ത് സാംഖ്യന്മാർ ചിന്തിച്ചതിനപ്പുറം, കപില മഹർഷി ചിന്തിച്ചതിനപ്പുറം ശങ്കരാചാര്യർക്കും ഒന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ അദ്വൈതിക്ക് പോലും അതിനപ്പുറം ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. സുഖദുഃഖ മഹാത്മക പ്രത്യാഹ സർവവിഷയ വിഷയാഹ ചൈതന്യാത്മഗ്രസ്ഥാഹ. ഇവിടെ പറയുന്നു നിമിത്തഭൂതേന ചൈതന്യാഭാസാനാം യ സ്വരൂപ ധാരണം തത് ചൈതന്യാത്മകൃതമേവ. ആ ചൈതന്യാത്മ, ചൈതന്യാത്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈതന്യമാകുന്ന സ്വരൂപത്തോടുകൂടിയവൻ, അതാണ് പുരുഷൻ. ചൈതന്യമാകുന്ന സ്വരൂപത്തോടുകൂടിയവൻ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പുരുഷനെ ഭർത്ത എന്ന് പറയുന്നു. കാരണം ഇന്ദ്രിയങ്ങളും, ഇവിടെ പറയുന്ന എന്താണ്, ഇന്ദ്രിയങ്ങളും കരണങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് പുരുഷന് വേണ്ടി, പുരുഷന്റെ സാന്നിധ്യത്തിൽ. അതിന് പ്രവർത്തിക്കാൻ പുരുഷൻ എങ്ങനെയാണ് ശക്തി കൊടുക്കുന്നത്? പുരുഷന്റെ ആ ചൈതന്യം അതിലേക്ക് ആഭാസിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ അതില്ലാതിരിക്കുകയും എന്നാൽ അതിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ ശരീരത്തിൽ ചൈതന്യം ഇല്ലാതിരിക്കുകയും ചൈതന്യം ആ ശരീരത്തിൽ പ്രസരിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവിടെയും ഒരു സംഖ്യന്മാരുടെ ഒരു പ്രധാന സിദ്ധാന്തം. എന്താണ് പരിണാമത്തിന് ചൈതന്യം നേരിട്ട് കാരണമല്ല, അതിന് ചൈതന്യത്തിന്റെ സാന്നിധ്യം വേണ്ട. ഉദാഹരണം ശരീരം തന്നെ. ശരീരത്തിന്റെ പരിണാമം എങ്ങനെ സംഭവിക്കുന്നു? നമ്മൾക്ക് അനുഭവപ്പെടുന്ന ജനനം മുതൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ചൈതന്യ സാന്നിധ്യത്തിലാണ് ആ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പുരുഷ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ. പക്ഷേ ഈ പരിണാമം മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. എന്തുകൊണ്ട്? മരണശേഷവും ശരീരം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. മരണത്തിന് ശേഷം ശരീരം പരിണമിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? കർമ്മം, പരിണാമം, അത് പുരുഷ ചൈതന്യത്തെ ആശ്രയിക്കാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പുരുഷ ചൈതന്യത്തെ ആശ്രയിച്ചുകൊണ്ട് നടക്കുന്ന പരിണാമം എന്താണ്? ജന്മ, വൃദ്ധി തുടങ്ങിയ കാര്യങ്ങൾ ഈ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി, അത് പരിണാമങ്ങളാണ്. അത്തരം പരിണാമങ്ങളെല്ലാം പുരുഷ ചൈതന്യത്തെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ശരീരത്തിലുള്ള ചൈതന്യ സാന്നിധ്യം വിട്ടാലോ വീണ്ടും ശരീരം പരിണമിക്കുന്നു. അവിടെ ഈ പറയുന്ന പുരുഷ ചൈതന്യാഭാസ ശരീരത്തിലില്ലെങ്കിലും അത് സംഭവിക്കും. അതുകൊണ്ടാണ് പ്രകൃതി പറയുന്ന എന്താണത്? ജഡ പരിണാമിനിയാണ്. ജഡമായിരുന്നുകൊണ്ട് തന്നെ അതിനെ പരിണമിക്കാൻ കഴിയും. അത് ഭൗതികശാസ്ത്രം പറയുന്നതുമായിട്ടും യോജിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അത് ഊർജത്തിന്റെ പരിണാമമാണ്. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് ശരീരം ചീഞ്ഞ് നാശമായൊക്കെ പോകുന്നു. ആ ചീഞ്ഞ് നാശമാകുന്ന ശരീരത്തിനും ചൈതന്യമുണ്ട്, പുരുഷ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇല്ല തന്നെ അവിടെ. അതുകൊണ്ടാണ് മൃതം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെയും പരിണാമം സംഭവിക്കുന്നു. അവിടെ പരിണാമം എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിന്റെ ഊർജ പരിണാമമാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ചൈതന്യവും ഊർജവും തമ്മിലെ വ്യത്യാസം. ഇത് സാംഖ്യന്മാരുടെ ഒരു മുഖ്യമായ സിദ്ധാന്തമാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് മൃതശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചൈതന്യ പരിണാമവും, അതുകൊണ്ട് മൃതശരീരവും പരിണമിക്കുന്നു, അത് ശരിയാണ്. പക്ഷെ അവിടെ പുരുഷ ചൈതന്യം കൂടാതെ തന്നെ പരിണമിക്കുന്നു. അതാണ് ചൈതന്യവും ജഡവും തമ്മിലെ വ്യത്യാസം. ആ ജഡത്തിന് പരിണമിക്കാനും ചലിക്കാനും ഒന്നും ചൈതന്യത്തിന്റെ ആവശ്യം ഇല്ല. എന്നാൽ ചൈതന്യത്തിന്റെ സഹായത്തോടുകൂടി അത് പരിണാമം സംഭവിക്കുകയും ചെയ്യും. അതാണ് ആ ചൈതന്യ സാന്നിധ്യത്തെ നമ്മൾ വേറെ പുരുഷന്റേതായി മനസ്സിലാക്കേണ്ട. അങ്ങനെയാണ് ചൈതന്യാത്മകൃതമേവേദി ഭർത്ത ആത്മാഇത്യുച്യതേ. അപ്പൊ ഈ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഇന്ദ്രിയങ്ങളും മറ്റും പാരാർത്ഥ്യമായി പുരുഷന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം എന്താണ്? ചൈതന്യാത്മകൃതമേവ, ആ ചേതനനായിരിക്കുന്ന പുരുഷന്റെ ജോലിയാണ്. അതുകൊണ്ടെന്ത് ചെയ്യുന്നു? പുരുഷനെ ഭർത്ത, ആ ആത്മാവിനെ ഭർത്ത എന്ന് പറയുന്നു. അപ്പൊ ചൈതന്യത്തെ നമ്മൾ വ്യക്തമായും വേറൊരു ജനം മനസ്സിലാക്കും. ഈ ചൈതന്യവും ഊർജവും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വലിയ വലിയ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആൾക്കാർ. അത് വേറെയാണെന്ന് സാംഖ്യന്മാർ വളരെ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. ഭോക്ത അഗ്നി ഉഷ്ണവ് ഉഷ്ണവ നിത്യ ചൈതന്യ സ്വരൂപേണ ബുദ്ധേ സുഖദുഃഖമോഹാത്മക പ്രത്യാഹ സർവവിഷയ വിഷയാ ചൈതന്യാത്മഗ്രസ്താ ഇവ ജായമാനാ വിഭക്ത വിഭാവ്യന്തേ ഇതി ഭോക്ത ആത്മാവുച്ചതേ. ഇനി അവർ പറയുന്നതിന് സംഖ്യന്മാർ പറയുന്ന മറ്റൊരു യുക്തിയാണ് ജീവന്റെ ഭോക്തൃത്വം. ജീവ ശരീരത്തിന്റെ ഭോക്തൃത്വമുണ്ട്, മൃതശരീരത്തിലോ ഭോക്തൃത്വമില്ല. പക്ഷെ മൃതശരീരത്തിൽ പരിണാമമുണ്ട്, ഭോക്തൃത്വമില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ പരിണാമം പ്രകൃതിയുടെ സ്വഭാവം, അതെവിടെ സംഭവിക്കും? പക്ഷെ അവിടെ ഇല്ലാത്ത ഭോക്തൃത്വം, അത് ചേതനായ പുരുഷന്റെ സംഭാവന എന്നാണ് അവർ പറയുന്നത്. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഇതിനെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ജഡവും പുരുഷനും വേറെ വേറെയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്താണ് പുരുഷൻ ഭോക്താവാണെന്ന് പറയുന്നത്? ചെറു ചോദിക്കും, ആത്മാവ് സർവവ്യാപിയാണ്, അങ്ങനെയാണെങ്കിൽ മൃതശരീരത്തിലും ഇല്ലേ, ആത്മാവില്ലേ എന്ന് ചോദിക്കും. അപ്പോ സംഖ്യന്മാര് പറയുന്നത് എങ്ങനെ ശരിയാകും? കാരണം ആത്മാവ് സർവവ്യാപിയാണെങ്കിൽ മൃതശരീരത്തിലും കാണും ആത്മാവ്. എങ്ങനെയാണ് ജലം കൊണ്ട് വസ്തുക്കൾ കുതിരുന്നു, വായു കൊണ്ട് ആകാശം നിറയുന്നു, അതുപോലെ ആത്മാവ് ഒരു പദാർത്ഥമായിരുന്നിട്ട് എല്ലാത്തിനും നിറഞ്ഞിരിക്കുന്നതിൽ ആത്മാവിന്റെ സർവവ്യാപകത്വം എന്ന് പറയുന്നു. അത് പരിച്ഛേദ ശൂന്യത്വം എന്ന് പറയാമല്ലോ. ആത്മാവിനെ ഒരു വസ്തുവായി ധരിച്ചിട്ട് ആ വസ്തു സർവത്തിടത്തും നിറഞ്ഞിരിക്കുന്നതാണെന്നെല്ലാം നമ്മുടെ ബുദ്ധി കൊണ്ട് ധരിക്കുന്നിടത്താണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അത് ആ തരത്തിലല്ല. അതിനെ ആത്മാവിന്റെ സർവവ്യാപകത്വം എന്ന് പറയുമ്പോൾ സർവവിധമായ പരിച്ഛേദ ശൂന്യത്വം, ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യത്വമാണ് പറയുന്നത്. അല്ലാതെ ഒരു വസ്തു എന്നുള്ള നിലയ്ക്ക് അത് സർവത്തിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥമല്ല. അതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ ആൾക്കാർ വെറുതെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ പറയുന്നതാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, നിറയാൻ അതൊരു വസ്തുവല്ല. ഒരു വസ്തുവിന് മാത്രമേ വേറൊരു വസ്തുവിന് നിറയാൻ പറ്റൂ, അങ്ങനെ നിറഞ്ഞിരിക്കുന്നു എന്നല്ല. ഇതെന്താണ്? കാലദേശ വസ്തു പരിച്ഛേദങ്ങൾ നിഷേധിക്കുകയാണ്. ആത്മാവിന്റെ സർവവ്യാപകത്വം എന്ന് പറയുന്നത് സങ്കല്പാതീതമാണ്. നമ്മുടെ ഏത് സങ്കല്പത്തിനും മൂർത്തമായ ഭാവങ്ങളുണ്ട്. അമൂർത്തമായ ആത്മാവിനെ കുറിച്ച് പറയുന്ന നമ്മുടെ സർവവ്യാപകത്വം അത് മൂർത്തമായ നമ്മുടെ സങ്കല്പത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അത് വസ്തുക്കളെ സംബന്ധിച്ചേ പറ്റും. അതുകൊണ്ട് ശരീരത്തിൽ പറയുന്ന പുരുഷ സാന്നിധ്യം, പുരുഷന്റെ അസാന്നിധ്യം, ആ സാന്നിധ്യത്തിലും ശരീരത്തിൽ പ്രവൃത്തി നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് പറയുന്നത്? സംഖ്യൻ പുരുഷൻ, അതായത് ചൈതന്യവത്തായ പുരുഷൻ, ആ ജഡമായിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് തികച്ചും ഭിന്നമാണ്. അല്ലെ, നമുക്ക് ഒരു യുക്തി കൊണ്ടും അതിനെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടു ഒന്ന് തന്നെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് അവൾ പറഞ്ഞത് ഭോക്താ, അവൻ ഭോക്താവായിരിക്കുന്നു. അഗ്നി ഉഷ്ണവ നിത്യ ചൈതന്യ സ്വരൂപേണ ബുദ്ധേഹെ സുഖ ദുഃഖ മോഹാത്മക പ്രത്യാഹ സർവവിഷയ വിഷയാഹ ചൈതന്യാത്മഗ്രസ്ഥായവ ജായമാന വിഭക്ത വിഭാവ്യന്തേതി ഭോക്താത്മാവിച്ചതേ. അഗ്നി ഉഷ്ണവ നിത്യ ചൈതന്യ സ്വരൂപേണ പുരുഷനെ, പുരുഷന്റെ ആ ചൈതന്യത്തെ എങ്ങനെ പറയാം? അതെങ്ങനെ മനസ്സിലാക്കാം? കാരണം ഇത് ചിന്തിക്കുന്നത് പുരുഷൻ തന്നെയാണ്. അവന് തന്റെ തന്നെ ചൈതന്യത്തെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാം? അഗ്നിയുടെ ഉഷ്ണത്തെ പോലെ. പുരുഷന്റെ ചൈതന്യം എന്ന് പറയുന്ന അഗ്നിയുടെ ഉഷ്ണം എന്ന് പറയുന്നത് പോലെയാണെന്ന് വെച്ചാൽ അത് അഗ്നിയുടെ സ്വരൂപം നടത്തും. അഗ്നിയിൽ നിന്ന് ഒരിക്കലും അതിനെ മാറ്റാൻ പറ്റുന്നില്ല. പുരുഷന്റെ ചൈതന്യത്തെ നമുക്കെടുത്ത് ശരീരത്തിൽ സ്ഥാപിക്കാൻ ഒക്കത്തില്ല, ജഡപ്രകൃതിയിൽ അത് സ്ഥാപിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അഗ്നിയുടെ ഉഷ്ണത്തെ അഗ്നിയിൽ നിന്ന് മാറ്റിയെടുത്ത് നമുക്ക് ജലത്തിൽ വയ്ക്കാൻ ഒക്കത്തില്ല. ജലത്തിൽ ഉഷ്ണം അനുഭവപ്പെട്ടാൽ അത് അഗ്നി തന്നെയാണ്. അഗ്നി ജലത്തിൽ പ്രവേശിക്കുമ്പോൾ ജലത്തിൽ അഗ്നിയുടെ ഉഷ്ണം അനുഭവപ്പെടും. അല്ലാതെ അഗ്നിയെ നമുക്ക് അഗ്നിയുടെ ഉഷ്ണത്തെ എടുത്ത് ജലത്തിൽ സ്ഥാപിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അത് അതിന്റെ സ്വരൂപമായി പോയതുകൊണ്ട്. അപ്പൊ സ്വരൂപത്തെ ആ വസ്തുവിൽ നിന്ന് സ്വരൂപത്തിന് ഭേദമില്ല, അല്ലെങ്കിൽ ആ വസ്തുവിൽ നിന്ന് സ്വരൂപത്തെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് പുരുഷൻ ചൈതന്യ സ്വരൂപനാണ്. അതുകൊണ്ടാണ് പുരുഷനും പ്രകൃതിയും ഒന്നാകാത്തത്. കാരണം സ്വരൂപ വ്യത്യാസം വരത്തില്ല. പ്രകൃതിയാണെങ്കിലോ ജഡസ്വരൂപിണിയാണ്, അതിന് ആ സ്വരൂപം മാറാൻ ഒക്കത്തില്ല. പുരുഷൻ ചൈതന്യ സ്വരൂപനാണ്, ആ സ്വരൂപം മാറാൻ ഒക്കത്തില്ല. ഈ സ്വരൂപത്തിന് മാറാൻ സംഭവിച്ചാൽ പുരുഷനും ജഡവും കൂടെ ഒന്നാകാൻ പറ്റും? അത് പറ്റത്തില്ല. കാരണം ഒരു വസ്തുവിന് അതിന്റെ സ്വരൂപത്തെ നിന്ന് മാറിയ പിന്നെ വസ്തുവില്ല. ജലം അതിന്റെ സ്വരൂപത്തെ വിട്ടാൽ ജലമല്ല, ആകാശത്തിന്റെ സ്വരൂപത്തെ വിട്ടാൽ ആകാശമല്ല. ഓരോ വസ്തുവിനും അതാതിന്റെ സ്വരൂപമുണ്ട്. പുരുഷനാണെങ്കിലോ നിത്യ ചൈതന്യ സ്വരൂപനാണ്, അതുകൊണ്ട് അവനെപ്പോഴും പ്രകൃതിയിൽ നിന്നും മാറി നിൽക്കുന്നു. അവനെ വിശേഷിപ്പിക്കുന്നതാണ് അത് നിർഗുണനാണ്, ആ പരിണാമിയാണ്, ചിതിശക്തിയാണ്, ഇങ്ങനെയെല്ലാം സംഖ്യന്മാർ പറയും. ബുദ്ധേ സുഖദുഃഖമോഹാത്മകാഹ പ്രത്യാഹ. സുഖദുഃഖമോഹാദികളൊന്നും പുരുഷനുള്ളതല്ല, അതെല്ലാം ബുദ്ധിയുടെയാണ്, അന്ധകരണത്തിന്റെ പരിണാമങ്ങളാണ്. അവിടെ ഇത്രയേ ഉള്ളൂ അദ്വൈതി പറയുന്നതെന്നും പുരുഷബഹുത്വം സിദ്ധം സാംഖ്യകാരികി പറയുന്നതാണ്. ഞങ്ങളുടെ ഈ യുക്തികളൊക്കെ കൊണ്ട് എന്താണ് ഞങ്ങൾ പുരുഷബഹുത്വത്തെ സ്ഥാപിച്ചത്? ഇത്രയുള്ള വ്യത്യാസം. പക്ഷെ ഒരിക്കലും ആ ചൈതന്യ സ്വരൂപനായ പുരുഷനും ജഡരൂപിണിയായ പ്രകൃതിയും ഒന്നാണെന്ന് അവർ പറയുന്നത്. യുക്തി അനുസരിച്ച് അത് പറയാൻ ആർക്ക് സാധ്യമല്ല. അപ്പോൾ ഈ സുഖദുഃഖമോഹാദികളൊക്കെ അത് പറയുന്നു, അത് ചൈതന്യാഭാസത്തോടു കൂടിയാണ് അനുഭവിക്കുന്നത്. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നിങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അതിനെന്താണ് ബുദ്ധേ പ്രത്യാഹ. ആ ബുദ്ധിയുടെ പ്രത്യയങ്ങളാണെന്ന് പറഞ്ഞാൽ അന്ധകരണത്തിന്റെ പരിണാമങ്ങളാണ്. അത് പരിണമിച്ചിരിക്കുന്നതാണ് സർവ വിഷയ വിഷയാഹ. ഇതെല്ലാം ബുദ്ധിയുടെ ഈ പ്രത്യയങ്ങൾ എന്താണ്? സർവ വിഷയങ്ങളെയും വിഷയമാക്കുന്നതാണ്, സർവ വിഷയങ്ങളെയും അറിയിപ്പിച്ചു തരുന്നതാണിത് ബുദ്ധി പ്രത്യയങ്ങൾ, ബുദ്ധിയുടെ പരിണാമങ്ങൾ. ചൈതന്യാത്മഗ്രസ്ഥാഹ എന്നാ പറയുന്നു. ചൈതന്യ സ്വരൂപത്താൽ അത് ഗ്രസിച്ചിരിക്കുന്നു. സുഖത്തിൽ ചൈതന്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സുഖി എന്ന് അനുഭവപ്പെടുന്നത്. ദുഃഖത്തിൽ ചൈതന്യമുണ്ട്, അതുകൊണ്ടത് ഞാൻ ദുഃഖി എന്ന് അനുഭവിക്കുന്നു. ഈ ശരീരത്തിൽ ചൈതന്യമുണ്ട്, അതുകൊണ്ട് പറയുന്നു ഞാൻ സ്ഥൂലനാണ്, ഞാൻ കൃശനാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്. ഇതെല്ലാം പറയുന്ന എന്തുകൊണ്ട്? ശരീരത്തിൽ ചൈതന്യം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? ചൈതന്യാത്മഗ്രസ്ഥ, ചൈതന്യ സ്വരൂപത്താൽ ഇതെല്ലാം ഗ്രസ്ഥമായിരിക്കുന്നു. ഗ്രസ്ഥമായിരിക്കുക എന്ന് വെച്ചാൽ വിഴുങ്ങുക എന്നും അർത്ഥമുണ്ട്. ചൈതന്യം ഇതിനെല്ലാം വിഴുങ്ങിയിരിക്കുകയാണ്. അത് ചൈതന്യൊന്നും ചൈതന്യത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും ബുദ്ധിക്കോ അന്ധകരണത്തിനോ ഈ ചൈതന്യ സാന്നിധ്യത്തിൽ നിന്നും മാറാൻ പറ്റത്തില്ല. അതാണ് ചൈതന്യാത്മഗ്രസ്ഥമായിരിക്കുന്നു. ഇവ ജായമാനാഹ വിഭക്ത വിഭാവ്യന്തേ ഇതി ഭോക്ത ആത്മാ ഉച്ചതേ. ഇതെല്ലാം ജനിച്ചു കഴിഞ്ഞാൽ, ഉണ്ടായിക്കഴിഞ്ഞാൽ, സുഖദുഃഖാദികളെല്ലാം സ്ഥൂല ശരീരം പോലെയല്ല. അതിന്റെ പ്രത്യേകത എന്താണ്? ഒരിക്കലും ഇതിന് ചൈതന്യ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടു നീക്കാൻ പറ്റത്തില്ല. സ്ഥൂല ശരീരത്തിന് അങ്ങനെയല്ല, ചൈതന്യ സാന്നിധ്യം വിട്ടു നീക്കാൻ പറ്റും. ആ സ്ഥൂല ശരീരം ചൈതന്യ സാന്നിധ്യം വിട്ടു നീക്കുന്നതാണ് മരണം. അവിടെ ചൈതന്യ ഛായ ഇല്ല. അപ്പോൾ നമ്മൾ പറയും എന്താണ്? മരിച്ചു എന്ന് പറയും. പക്ഷെ സുഖദുഃഖാദികൾക്ക് അങ്ങനെയല്ല, ഒരിക്കലും അതിന് ഈ ചൈതന്യത്തെ വിട്ടു നീക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് സൂക്ഷ്മമായതുകൊണ്ട്, അന്ധകരണ പരിണാമമായതുകൊണ്ട് അത് ഈ പുരുഷനോട് ചേർന്ന് നീക്കുന്നു സദാസം. അതുകൊണ്ടാണ് ഇവിടെ പുരുഷനെ ഭോക്താവ് എന്ന് പറയുന്നതെന്നാണ്. പക്ഷെ ആ ഭോക്തൃത്വം അദ്വൈതം പറയുന്നത് ആവിദ്യകമാണ്. കാരണം പുരുഷൻ അവന്റെ ബുദ്ധി, അവന്റെ ബുദ്ധിയുടെ പരിണാമങ്ങളായ സുഖദുഃഖങ്ങൾ, അവയുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ഈ പുരുഷന് തന്നെ ചിന്തിച്ച് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നില്ല. ഒരു പരിധിവരെ ചിന്തിക്കാം, അത് കഴിയുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ആത്മാശ്രയം എന്ന് പറയുന്ന ദോഷം വരുന്നു, തന്റെ തന്നെ തോളി കയറേണ്ടി വരുന്ന ഒരു വൈഷമ്യം. അതാർക്കും കഴിയുന്നില്ല തന്റെ തന്നെ തോളി കയറുക, അത് പറ്റുന്നില്ല. ചൈതന്യത്തിന് ചൈതന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനൊരു പരിമിതിയുണ്ട്, അതിനപ്പുറം പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തനിക്ക് കടക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ പറയുന്നത് ആവിദ്യകം എന്ന് പറയും. സാംഖ്യന്മാരും ഏകദേശം അതുപോലെ അവരവിടെ അവിവേകം എന്ന് പറയുന്നു. അതിനെ പരിഹരിക്കുന്ന വിവേകഖ്യാതിയെക്കുറിച്ച് പറയുന്നു. അതിനെ നിർമ്മാർജ്ജനം ചെയ്യാം. അതായത് രോഗത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും ഔഷധ സ്വയവ കൊണ്ട് രോഗം മാറുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കണമെന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ വൈദ്യം മനസ്സിലാക്കും രോഗകാരണം, പക്ഷെ മരുന്ന് കഴിക്കുന്ന രോഗി മനസ്സിലാക്കുന്നില്ല എന്താണ് എന്ത് ദോഷം കൊണ്ടാണ് സംഭവിച്ചതെന്ന്. ഇനി വൈദ്യന് ചിലപ്പോൾ മനസ്സിലാക്കിയില്ല എന്ന് വരും, പക്ഷെ കഴിക്കുന്ന ഔഷധമാണെങ്കിൽ എന്തുവരും, രോഗിയുടെ അസുഖം മാറും. അതുപോലെ ഇവിടെ ഈ സംബന്ധത്തെ, പുരുഷനും പ്രകൃതിയുമായി വരുന്ന സംബന്ധം, സുഖദുഃഖങ്ങളോട് വരുന്ന സംബന്ധം, ഇതെല്ലാം ഒരു പരിധിക്കപ്പുറം ഈ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന പുരുഷന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അവിടെ വെച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആവിദ്യകം എന്ന്. ഇവിടെ ശങ്കരാചാര്യർ പറയും അവിവേകം എന്ന്, സാഖ്യന്മാർ പറയും. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് ജായമാന, ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഈ പുരുഷന് ഈ പ്രകൃതി സംബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ വിഭക്താഹ, വിഭിന്നങ്ങളായി സുഖദുഃഖ മോഹാദി രൂപത്തിൽ അനുഭവങ്ങളായി വിഭാവ്യന്തെ, അനുഭവപ്പെടുന്നു. ഇവിടെ ആത്മാഭോക്താവ് ഉച്ചത്. ഈ അനുഭവം ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് നിഷേധിക്കാൻ വയ്യാത്ത അനുഭവം, എങ്ങനെ സുഖദുഃഖ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് പുരുഷന് ഭോക്താവ് എന്ന് പറയുന്നു. എപ്പോഴാണോ പുരുഷൻ ഇതിൽ നിന്ന് മുക്തനായിത്തീരുന്നത് അപ്പോൾ അവൻ ഭോക്താവല്ല. അപ്പോൾ സംഖ്യന്മാരുടെ ഇതനുസരിച്ച് എന്താണ്, പുരുഷൻ ഈ ഭോക്തൃത്വത്തിൽ നിന്ന് മുക്തി നേടുന്നതാണ് സംഖ്യന്റെ മോക്ഷം. അതാണ് ഒരു മോക്ഷം എന്ന് പറയുന്നു. ഇനി ഈ ഭോക്തൃത്വത്തിൽ നിന്ന് അവനെ മോചിക്കാൻ കഴിയുന്നില്ല. അതിന് പ്രകൃതിയും അതിന് കാരണക്കാരിയാണ്, അവനും കാരണക്കാരനാണ് രണ്ടും. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, സംഖ്യന്മാർ പറയുന്ന എന്താണ്, ഒരു പ്രകൃതി ഒരു നർത്തകിയെപ്പോലെ ഈ പുരുഷന്റെ മുമ്പിൽ വന്ന് നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ ആ നൃത്തത്തിൽ ഇവൻ ആകർഷണമായി പോകുന്നു. അപ്പോൾ ഇവനിൽ വിവേകം വരണം, പ്രകൃതി ഈ നൃത്തം മതിയാക്കുകയും വേണം. രണ്ടും കൂടെ സംഭവിച്ചു കഴിഞ്ഞാലേ ഇവന് മോചനമുള്ളൂ എന്നാണ്. ഇവന്റെ മുമ്പിൽ ഈ നൃത്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഇവൻ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ശരി, ഇവനിതിൽ നിന്ന് വേർപെടാൻ പറ്റത്തില്ല. പ്രകൃതി എന്ത് ചെയ്യണം, പ്രകൃതിയും യവനിതിൽ നിന്ന് മോചിക്കുന്നതിനുള്ള ശ്രമം കാണുമ്പം യവന്റെ മുമ്പിലുള്ള നൃത്തം മതിയാക്കണം. അവിടെ നൃത്തം എന്നുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതിനവർ പറയും പ്രതിപ്രസവം എന്ന് പറയും. ഇത് വന്നതുപോലെ തന്നെ തിരിച്ചു പോകും. അപ്പോൾ പുരുഷന്റെ മുമ്പിൽ നിന്ന് പ്രകൃതി എന്ത് ചെയ്യുന്നു, പിൻവാങ്ങുന്നു എന്നാണ്, പുരുഷനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട്. അത് സംഭവിക്കുന്നതുവരെ അവൻ എന്ത് ചെയ്യുന്നു, ഭോക്താവായിരിക്കുന്നു. ഭോക്ത ആത്മാവിച്ചത്. ഈ ഭോക്തൃത്വം എന്നൊക്കെ പറയുന്നത് സാഖ്യന്മാരുടെ സിദ്ധാന്തം അനുസരിച്ചല്ലാതെ അദ്വൈതികൾക്ക് ഇന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്വൈതി പറയുന്ന ആത്മാവ് ഭോക്താവല്ല, കർത്താവുമല്ല ഭോക്താവുമല്ല. പക്ഷെ ഇവിടെ പ്രകൃതിയിൽ കർത്തൃത്വത്തെ വച്ചിട്ട് പുരുഷനിൽ ഭോക്തൃത്വത്തെ ആരോപിക്കുന്നത് ഒരു പരിധിവരെ, മുഴുവനുമല്ല, ആ സാഖ്യ സിദ്ധാന്തത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എന്താണ്, ചൈതന്യഗ്രസ്ഥമായിരിക്കുന്ന ഈ സുഖദുഃഖാദികൾ, ശരീരം, ഇതെല്ലാം പുരുഷന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് സംസാരം. അതാണ് പറഞ്ഞു വരുന്നത്. ഇതിനെയെല്ലാം ഇങ്ങനെ പുരുഷൻ നിലനിർത്തുന്നു, പുരുഷൻ തന്നെ തന്റെ സംസാരത്തെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് പുരുഷന് ഭർത്താവ് എന്ന് പറയുന്നു അത് എങ്ങനെയാണോ സ്ത്രീക്ക് പുരുഷൻ ഭർത്താവായിരിക്കും, അതുപോലെ തന്നെയാണ് സംഖ്യന്മാർ പറയുന്നത് പ്രകൃതിക്ക് പുരുഷൻ ഭർത്താവാണ്. എന്നുവെച്ചാൽ സ്ത്രീയെ പോഷിപ്പിക്കുക, പരിപാലിക്കുക, ഇതെല്ലാം പുരുഷന്റെ ധർമ്മമായി പുരുഷൻ എന്ത് ചെയ്യുന്ന ഭർത്തൃത്വം ഏറ്റെടുക്കുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെ പ്രകൃതിയിലും പുരുഷനും സംഭവിക്കുന്നത്. അതേ തരത്തിൽ തന്നെയാണ് സംഖ്യന്മാര് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ ആ പുരുഷന് ഭോക്തൃത്വം ഇല്ലെങ്കിലും പുരുഷനെ ഭോക്താവെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഭർത്താവ് എന്നൊരു വിശേഷണം ആത്മാവിന് കൊടുത്തത്. എന്നാൽ സാഖ്യന്മാർ പറയാത്ത കാര്യങ്ങൾ ഇവിടെ പറയും ഭഗവാൻ. അതാണ് അടുത്ത് പറയുന്നത് മഹേശ്വര സർവാത്മത്വ സ്വതന്ത്രത്വ മഹാംശ അസോ ഈശ്വരശ്ചേതി മഹേശ്വര. പുരുഷനെ സാഖ്യന്മാർ മഹേശ്വരൻ എന്ന് പറയും, പക്ഷേ അദ്വൈതിയും മറ്റും സ്വീകരിക്കുന്ന പോലെ ഒരു മഹേശ്വരനെ അത് സ്വീകരിക്കത്തില്ല. അവിടെ ഭഗവാൻ പറഞ്ഞല്ലോ മയ അധ്യക്ഷീണ പ്രകൃതി സുയദേശ ചരാചരം, അത് കേവലനായ ഒരു പുരുഷനെ സംബന്ധിച്ച് സാഖ്യന്മാർ പറയും. ഇവിടെ ഭഗവാൻ പറയുന്നത് അങ്ങനെയല്ല, ഈ പുരുഷനല്ലാതെ ഇനിയൊരു ഈശ്വരനുണ്ട്, ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്തി ഉദാഹൃതം. ഇതാണ് ഗീതയിൽ സാഖ്യവുമായിട്ട് വരുന്ന വ്യത്യാസം. അങ്ങനെ ഒരു ഉത്തമ പുരുഷനെ കൂടെ സ്വീകരിക്കുന്നുണ്ട്, അത് സാഖ്യന്മാർ സ്വീകരിക്കത്തില്ല. ആ ഉത്തമ പുരുഷനെ മഹേശ്വരനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സർവാത്മത്വ, അവൻ സർവാത്മാവായിരിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞല്ലോ എനിക്ക് രണ്ട് പ്രകൃതിയുണ്ട്, പരപ്രകൃതി അപരപ്രകൃതി. അങ്ങനെ രണ്ട് പ്രകൃതിയുള്ള ഒരു മഹേശ്വരനെ കുറിച്ച് സാഖ്യന്മാർ പറയുന്നില്ല, അത് ഗീതയിൽ പറയുന്നുണ്ട്. മഹേശ്വരനായിരിക്കുന്നു സർവാത്മത്വ, സർവത്തിന്റെ ആത്മാവായിരിക്കുന്നു, സർവസ്വരൂപമായിരിക്കുന്നു എന്ന് വെച്ചാൽ പരപ്രകൃതിയുടെയും അപരപ്രകൃതിയുടെയും സ്വരൂപമായിരിക്കുന്നു. സ്വതന്ത്രത്വ, ഞാൻ സ്വതന്ത്രനാണ് എന്നുവെച്ചാൽ ബന്ധമോക്ഷങ്ങളൊന്നും ഇല്ലാത്തവനാണ്. മഹാംശ അസോ ഈശ്വരശ്ചേതി മഹേശ്വര, ഒന്നുകൂടി പറയുന്നു പരമാത്മാ, പുരുഷനല്ലാതെ ഒരു പരമാത്മാവ്. അങ്ങനെ ഒരു പരമാത്മാവായും ഇരിക്കുന്നു. ദേഹാദീനാം അവ്യക്തന്താനാം പ്രത്യേകാത്മത്വേന പരികല്പിതാനാം അവിദ്യ പരമ ഉപദൃഷ്ടത്വാദിലക്ഷണാത്മേതി പരമാത്മാ. ആ പരമാത്മാവ് തന്നെയാണ് ഇവിടെ ഉപദൃഷ്ടാവായും മന്ദാവായും എല്ലാം ഇരിക്കുന്നു. ദേഹാദികൾ അവ്യക്തം വരെയുള്ള ദേഹം, സാഖ്യന്മാർ ചിന്തിച്ച് ചിന്തിച്ച് പോയി അവർക്ക് ചിന്തിക്കാൻ കഴിയാതെ വന്ന സ്ഥലത്തിന് അവരുടെ പേരാണ് അവ്യക്തം. അതിനപ്പുറം ചിന്ത പോകുന്നില്ല. അവ്യക്തം വരെയുള്ള പദാർത്ഥങ്ങൾ, പ്രകൃതിയുടെ പരിണാമങ്ങൾ, അതിനെ പ്രത്യേകാത്മത്വേന പരികല്പിതാനാം, അതിനോടെല്ലാം ഈ പുരുഷൻ താതാമ്യപ്പെട്ട് ഇതിനെ താൻ അല്ലെങ്കിൽ തൻ്റെ എന്ന് കരുതുന്നതുകൊണ്ട് അവിദ്യ അവിദ്യ കൊണ്ട് അതിനെല്ലാം പരമനായിരിക്കുന്നവൻ ഉപദിഷ്ടത്വാദി ലക്ഷണാത്മാ, അതിനെല്ലാം പരമമായിരിക്കുന്ന ഉപദിഷ്ടാവായും മന്ദാവായും ഭോക്താവായും ഭർത്താവായുമായിരിക്കുന്നവനാണ് പരമാത്മാ. ശ്രുതിയിലും പറയുന്നുണ്ട് സ്വ അന്ത പരമാത്മാ, ആ പരമാത്മാവ് തന്നെയാണ് ഓരോ ശരീരത്തിന്റെയും ഉള്ളിലിരിക്കുന്നത്. ഇത്യനേന ശബ്ദേന ചാപ്യുക്ത കഥിത ശ്രുതു, ശ്രുതിയിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുരുഷൻ പിന്നെ കൂടാതെ ഒരു പരമാത്മാവിനെ കൂടെ കൂടെ സ്വീകരിക്കുന്നു, ആണ് വ്യത്യാസം. അതുകൊണ്ട് ഭഗവത്ഗീത എന്ന് പറയുന്നത് സാഖ്യമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സാഖ്യത്തിൽ തന്നെ സാഖ്യത്തെക്കുറിച്ച് പിൽക്കാലത്ത് ഗവേഷണമൊക്കെ നടത്തി പല പണ്ഡിതന്മാരും പറയുന്നത് മഹാഭാരത സാഖ്യം അങ്ങനെയുണ്ട്. ആ മഹാഭാരത സാഖ്യത്തിൽ എന്താ പറയുന്നത്? സാഖ്യത്തിൽ അവർ പറയുന്നു അത് സാഖ്യത്തിൽ നിന്ന് വന്നു തന്നെ, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഉത്തമ പുരുഷനെ കൂടെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അത് ശേഷര സാഖ്യമാണ്, യോഗികൾ സ്വീകരിച്ചിരിക്കുന്നു. അത് സാഖ്യസൂത്രങ്ങളിലോ സാഖ്യ കാരികയിലോ ഉള്ളതല്ല. കപിലന്റെ സാഖ്യസൂത്രം, ഈശ്വര വിഷ്ണുവിന്റെ സാഖ്യകാരിക, ഇതിലൊന്നും ഉള്ളതല്ല. ഈശ്വരനെ കൂടെ അംഗീകരിക്കുന്ന ഒരു സാഖ്യം, അതാണ് ഇവിടെ പറയുന്നത് പരമാത്മാ. അങ്ങനെ ഒരു പരമാത്മാവിനെ കൂടെ സ്വീകരിച്ചിരിക്കുന്നു. ഉപാസവ് അസ്മിൻ ദേഹേ പുരുഷ പരോ അവ്യക്ത, ഈ ദേഹത്തിൽ പുരുഷൻ പരനായിരിക്കുന്നു, അവ്യക്തത്തിനപ്പുറമായിരിക്കുന്നു. ഉത്തമ പുരുഷസ്ത്വന്യ അടുത്ത് പറയുന്നു പരമാത്മേത്യുദാഹൃത 15 അധ്യായത്തിൽ പറയും. അവിടെ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു, കൂടസ്ഥനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പറയുന്നു ഇനി ഒരാൾ കൂടിയുണ്ടെന്നാണ് ഉത്തമ പുരുഷൻ. ഇതിനാണ് മഹാഭാരത സാഖ്യം എന്ന് പറയുന്നത്. ഗീതാ സാഖ്യം എന്നും ചിലർ പറയും, കാരണം ഇത് ഗീതയിൽ മാത്രമല്ല മഹാഭാരതത്തിൽ പല ഭാഗങ്ങളിലും ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. യഹ വക്ഷ്യമാണ ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി ഇതിവന്യസ്തോ വ്യാഖ്യായ ഉപസംഹൃതശ്ച. അപ്പോൾ ഉത്തമ പുരുഷനായിരിക്കുന്ന പരമാത്മാവ് അത് പറയുന്നതാണോ അടുത്ത് പറയും അത് സർവ്വപ്രാണികളുടെയും ഹൃദയത്തിലിരിക്കുന്നു. അത് ഓരോ ശരീരത്തിലും ഓരോ പ്രാണിയുടെയും അന്തക്കണത്തിലിരിക്കുമ്പോൾ അതിനെ പുരുഷനെന്ന് പറയും. അതുതന്നെ അങ്ങനെ ശരീരഭേദ കൽപ്പന കൂടാതെ ചരത്തിലും അചരത്തിലും വ്യാപിച്ചിരിക്കുമ്പോൾ അതിനെ പരമാത്മാവെന്ന് പറയും. ആണ് പുരുഷനും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം. അതിനെക്കുറിച്ച് ഇനി പറയും. ക്ഷേത്രജ്ഞം ജാമി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് നേരത്തെ പറഞ്ഞു, വ്യാഖ്യാനിച്ചു, അതിനെക്കുറിച്ച് എല്ലാം വിശദീകരിച്ചു എന്നറിയും. അപ്പോൾ ഇവിടെ ഈ അധ്യാത്മശാസ്ത്രം പൂർണ്ണമാകുന്നത് പ്രകൃതി പുരുഷൻ കൂടാതെ പരമാത്മാവിനെ കൂടെ സ്വീകരിക്കുമ്പോഴാണ്. അതാണ് ഗീതയുടെ പ്രത്യേകത. അസ്മിൻ ദേഹേ, ഈ ദേഹത്തിൽ പരഹപുരുഷ പരമപുരുഷനെ പരമാത്മാവിനെ ഈശ്വരനെ ഉപദിഷ്ഠ ഉപദിഷ്ഠാവായും അനുമന്ത അനുമന്താവായും ഭർത്ത ഭർത്താവായും ഭോക്ത ഭോക്താവായും മഹേശ്വര മഹേശ്വരനായും പരമാത്മേതിച്ച അഭി ഉക്ത പരമാത്മാവ് എന്നും പറയപ്പെട്ടിരിക്കുന്നു. ഗീതാശാസ്ത്രത്തിലും മറ്റു ശാസ്ത്രങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്നു. ഉപദ്രഷ്ടാനുമന്താച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഃ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോഭി ജായതേ ധ്യാനേനാത്മനി പശ്യന്തി കേയിദാത്മാനമാത്മനാ അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ അന്യേത്വേവമജാനന്ത ശ്രുത്വാന്യേഭ്യോപാസതേ തേഭി ചാതിതരന്തേവ മൃത്യും ശ്രുതിപരായണാഃ യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യ സ്വവിനശ്യന്തം യ പശ്യതി സ പശ്യതി സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹിനസ്യാത്മനാത്മാനം തതോ യാതി പരാംഗതിം പ്രവൃത്തൈവ ച കർമാണി ക്രിയമാണാനി സർവശ യ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി യദാ ഭൂതപൃഥഗ്ഭാവം ഏകസ്തമനു പശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മസംബദ്ധ്യതേതത അനാദിത്വാ നിർഗുണത്വാ പരമാത്മായം അമ്പ്യയ ശരീരസ്ഥോപി കൗന്ദേയ നക്കരോതി നിപ്യതേ യഥാ സർവഗതം സൗക്ഷ്മ്യാ ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ യഥാ പ്രകാശയത്യേകഃ പ്രശ്നം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രൈ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ വിഭൂതപ്രകൃതിമോക്ഷം ച ഏ വിദുര്യാന്തി തേ പരം. Thank you.